ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 18 ശ്ലോകം 66. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച. ഇവിടെ ചർച്ച ചെയ്തത് സർവധർമ്മ പരിത്യാഗം. സർവധർമ്മ പരിത്യാഗം സർവധർമാധർമ്മങ്ങളുടെയും പൂർണ്ണമായ ത്യാഗം, അത് ബാഹ്യമായി തന്നെയുള്ള ത്യാഗം എന്നാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം. അതങ്ങനെ അല്ല എന്ന് അനുമുമ്പുള്ള വ്യാഖ്യാതാക്കൾക്ക് അഭിപ്രായമുണ്ട്. അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഭാഷയത്തിൽ ചർച്ച കൂടുതലും. അനുമുമ്പുള്ളവരുടെ അഭിപ്രായം എന്താണ്? ജ്ഞാനവും കർമ്മവും ഒരേ സമയമാകാം എന്നാണ്. ഭാഷകാരൻ പറയുന്നത് സാധ്യമല്ല. ജ്ഞാനവും കർമ്മവും ഒരേ സമയമാകാമെന്ന് പറയുന്നത് ജ്ഞാനകർമ്മ സമുച്ചയം, അതല്ല എന്ന് പറയുന്നത് അതിൻ്റെ നിഷേധം. ജ്ഞാനവും കർമ്മവും ഒരേ സമയമാകാമെന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുന്ന ലൗകികമായ അർത്ഥത്തിലല്ല, നിഷേധിക്കുന്ന അർത്ഥത്തിലല്ല. അവിടെ മുഖ്യമായും കർമ്മം എന്ന് പറയുന്നത് വൈദിക കർമ്മത്തെ ഉദ്ദേശിച്ചിട്ടാണ് ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്നത്. സാധാരണ പ്രവൃത്തികൾ ഉദ്ദേശിച്ചിട്ടല്ല. വൈദിക കർമ്മങ്ങൾ വൈദികകർമ്മങ്ങളുടെ ഫലം, മിക്കവാറും എല്ലാ കർമ്മങ്ങളുടെയും ഫലം അദൃഷ്ടമാണ്. അദൃഷ്ടം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ. ഒന്ന്, കർമ്മം ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സംസ്കാരം. അങ്ങനെ ഒരു സംസ്കാരം ആത്മാവിൽ സഞ്ചയിക്കുന്നു എന്നാണ്. അത് മുമ്പ് ഇല്ലാതിരുന്നതുകൊണ്ടും പ്രത്യക്ഷമല്ലാത്തതുകൊണ്ടും അതിന് അദൃഷ്ടം എന്ന് പേര് പറയുന്നു. കർമ്മ സംസ്കാരം എന്ന് പറയാം. ആ സംസ്കാരം ആത്മാവിൽ സഞ്ചയിക്കുന്നു എന്നാണ്. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സ്വർഗം തുടങ്ങിയ കാര്യങ്ങളും അദൃഷ്ടമാണ്. കാരണം കർമ്മം ചെയ്യുന്നയാളിന് ആ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ആ ഫലത്തെ സാക്ഷാത്കരിക്കാനോ അനുഭവിക്കാനോ കഴിയത്തില്ല. അതുകൊണ്ട് കർമ്മഫലങ്ങളെ പൊതുവെ അവർ അധിഷ്ഠം എന്ന് പറയുന്നു, അപൂർവം എന്നും പറയുന്നുണ്ട് കർമ്മ സംസ്കാരത്തെ. ഈ കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തി മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുകയാണെങ്കിൽ പിന്നെ കർമ്മം നിഷ്പ്രയോജനമായിത്തീരും. കർമ്മം ചെയ്തു, ആ വ്യക്തി മരിച്ചു, കർമ്മം നിഷ്പ്രയോജനമാകാൻ പാടില്ല. അവർ പറയുന്നു, കർമ്മം ചെയ്യുന്നതും കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നതും ശരീരത്തിൽ നിന്നും വേറിട്ട ആത്മാവാണ്. അങ്ങനെയാണ് അവർ ശരീരത്തിൽ നിന്നും വേറിട്ട ഒരാത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നത് പൂർവമീമാംസയിൽ. അങ്ങനെ ഒരാത്മാവ് കർമ്മം ചെയ്യുകയും അതേ ആത്മാവ് തന്നെ ആ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി ആത്മാവിന് ഗതിയുണ്ട്. ഈ ശരീരം നശിച്ചതിന് ശേഷം ആത്മാവ് ഈ ലോകം വിട്ട് മറ്റു ലോകങ്ങളിൽ പോയി അക്കർമ്മത്തിൻ്റെ ഫലത്തെ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ മറ്റു ശരീരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് കർമ്മഫലത്തെ അനുഭവിക്കുന്നു. അപ്പോൾ അവിടെ പ്രധാനമായി ചർച്ച വരുന്നു ആരാണ് കർമ്മം ചെയ്യുന്നവൻ, അതായത് കർത്താവ് ആരാണ്. ആ ശരീരമല്ല എന്നുള്ള ഉറപ്പാണ്, കാരണം ശരീരം നശിച്ചു പോകും. വേദം കർമ്മം ചെയ്യാനും കർമ്മത്തിൻ്റെ ഫലത്തെയും നിർദ്ദേശിച്ചിരിക്കുന്നു. വേദം അപ്രമാണമാകാൻ പാടില്ല. വേദത്തിൽ അസത്യവചനമില്ല. ഇവിടെ ഭാഷകാരൻ മുമ്പോട്ട് എഴുതുമ്പോൾ പറയും, വേദത്തിൽ നമുക്ക് പ്രത്യക്ഷമായി ഏതെങ്കിലും വേദവാക്യങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ധരിച്ചുകൊണ്ടും വേദം പറയാൻ ഉദ്ദേശിച്ചു അതല്ല. ഉദാഹരണം പറയുകയാണ്, വേദത്തിൽ പറഞ്ഞിരിക്കുന്നു അഗ്നി തണുത്തതാണ് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും നമ്മുടെ അനുഭവത്തിന് വിരോധമായ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ വാച്യാർത്ഥത്തെ അവിടെ എടുത്താൽ അത് യുക്തിക്കും അനുഭവത്തിനും നിരക്കാത്തതായി വരും. വേദം പറയുന്നത് ശരിയുമല്ല, അഗ്നി തണുത്തതാണെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വാക്യങ്ങളുടെ അർത്ഥം മറ്റെന്തോ ആയിരിക്കും എന്നുള്ള ഭാഷകാരൻ തന്നെ പറയുന്നു. എങ്ങനെയായാലും വേദവാക്യങ്ങളുടെ അർത്ഥത്തിന് ഒരിക്കലും ഒരു തരത്തിലുള്ള ദോഷം വരാൻ പാടില്ല. അങ്ങനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റെന്തോ ആയിരിക്കും, നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. ആ വേദം ആണ് കർമ്മത്തെ പറഞ്ഞിരിക്കുന്നത്, കർമ്മഫലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വേദവാക്യം വ്യർത്ഥമാകാൻ പാടില്ല, നിരർത്ഥകമാകാൻ പാടില്ല. അതുകൊണ്ട് ശരീരത്തിൽ നിന്ന് ഭിന്നമായി ഒരാത്മാവുണ്ട്, ആത്മാവ് ആണ് കർമ്മം ചെയ്യുന്നത്, ശരീരമല്ല, ആത്മാവാണ് കർമ്മത്തിൻ്റെ ഫലത്തെ അനുഭവിക്കുന്നത്. ആത്മാവ് കർമ്മം ചെയ്യുന്നവനാണ്, അതിനാണ് ആത്മാവിൽ കർത്തൃത്വമുണ്ട് എന്ന് നമ്മൾ പറയുന്നു. കർത്തൃത്വം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്നു എന്ന അവസ്ഥ, ഭോക്തൃത്വം എന്ന് പറഞ്ഞാൽ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നു എന്നുള്ള അവസ്ഥ, ഇത് രണ്ടും ആത്മാവിനുണ്ട് എന്ന് മീമാംസകർ ഉറപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നയാൾ ആ കർമ്മം ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിൽ ഇത്തരം വൈദികമായ ഒരു അറിവ് കൂടി വേണം. എന്താണ്? കർമ്മം ചെയ്യുന്നത് ഈ ശരീരമല്ല, ഈ ശരീരമാണ് ആത്മാവെന്ന് കരുതുന്നവരുമുണ്ട്. അതുകൂടി നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത് ശരീരമല്ല, ശരീരത്തിൽ നിന്ന് വേറിട്ട് ആത്മാവാണ് എന്നുള്ള ഒരു, അതാണ് പരമാർത്ഥം അവരെ സംബന്ധിച്ച്. പക്ഷെ അങ്ങനെയുള്ള ഒരു അറിവ് കൂടി അവർക്ക് വേണം, കർമ്മം ചെയ്യുന്നവർക്ക്. ആത്മാവ് കർമ്മം ചെയ്യുന്നു, ആത്മാവ് കർമ്മത്തിൻ്റെ ഫലത്തെ അനുഭവിക്കുന്നു, ഈ ഒരു അറിവ് വേണം. ഈ ഒരു അറിവിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സങ്കല്പം വേണം കർമ്മം ചെയ്യുന്നിടത്ത്. ആ സങ്കല്പത്തോടുകൂടി കർമ്മം ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ ഈ ശരീരം നശിച്ചു കഴിഞ്ഞാലും ആ കർമ്മം വ്യർത്ഥമാകുന്നില്ല. കാരണം കർമ്മം ചെയ്തത് ആത്മാവാണ്, ആ കർമ്മത്തിന്റെ ഫലം ആത്മാവ് അനുഭവിക്കും. അപ്പോൾ ആത്മാവിനെ സംബന്ധിച്ചുള്ള ഏതറിവ് ഉണ്ടായാലും ശരി, അതായത് ആത്മാവ് നശിക്കാത്തതാണ്, ആത്മാവിന് ഈ സംസാരത്തിൽ നിന്ന് മോക്ഷം കിട്ടും, എന്നുവെച്ചാൽ ഈ ദുഃഖത്തിൽ നിന്ന് മോചനം ഉണ്ടാകും, ഇങ്ങനെയുള്ള ഏതറിവ് ആത്മാവിനെ സംബന്ധിച്ചുണ്ടായാലും ആത്മാവ് പ്രവർത്തിക്കുന്നവനാണ് ഫലം അനുഭവിക്കുന്നവനാണെന്നുള്ള അറിവും അതിനോടൊപ്പം ആകാം എന്ന് പറയുന്നതാണ് ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്നത്. കാരണം ആത്മാവിനെ സംബന്ധിച്ച് വേദം വെളിപ്പെടുത്തിയ അറിവാണ് അത്. എന്താണ് ആത്മാവിന് മോക്ഷമുണ്ടെന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ആത്മാവ് നശിക്കാത്തതാണ്, നിരവയവമാണ്, അവികാരിയാണ് എന്നെല്ലാം പറയുന്നത് പോലെ ഉള്ളൊരറിവാണ് ആത്മാവ് കർമ്മം ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവിനെ കുറിച്ചുള്ള ഏതറിവുണ്ടായാലും അവിടെ ഈ ആത്മാവ് പ്രവർത്തിക്കുന്നവനാണ് അല്ലെങ്കിൽ കർത്താവ് എന്നുള്ള അറിവും അതിനോടൊപ്പം ഉണ്ടായിരിക്കും, ഉണ്ടായേ തീരും. ആത്മാവിനെ കുറിച്ചുള്ള അറിവിനെയാണ് നമ്മൾ ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മജ്ഞാനം ആത്മാവ് കർത്താവാണെന്നുള്ള ബോധത്തോടുകൂടി കർമ്മം ചെയ്യുന്നതിന് തടസ്സമല്ല എന്നാണ് അവർ പറയുന്നത്. അതാണ് ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ കർത്താവാണ് എന്നുള്ള സങ്കല്പത്തോടുകൂടി ഒരാൾക്ക് കർമ്മം ചെയ്യാം, അതേസമയം ആത്മാവിനെ കുറിച്ച് എന്തെല്ലാം അറിവുണ്ടോ അതെല്ലാം സമ്പാദിക്കുകയും ചെയ്യാം. ഇത് രണ്ടും തമ്മിൽ വിരോധം വരാൻ വഴിയില്ല. ഇതിനാണ് ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്നത്. അല്ല, നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രവൃത്തി ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, അതിനെയാണ് ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് ധരിച്ച് ഇരിക്കുന്നത് സാധാരണഗതിയിൽ. ഇവിടെ വിശദമായി ചർച്ച ചെയ്യുന്ന ആ കാര്യമാണ്. അപ്പോൾ ഇതിനെയാണ് ഇവിടെ ഭാഷ്യകാരൻ നിഷേധിക്കുന്നത്. ഇക്കൂട്ടർ ധരിച്ചിരിക്കുന്നത് പോലെ ആത്മാവിൽ പരമാർത്ഥത്തിലുള്ള കർത്തൃത്വമില്ല. പക്ഷെ കർമ്മം ചെയ്യുന്ന ഓരോരുത്തരും ഞാൻ കർമ്മം ചെയ്യുന്നവനാണെന്നുള്ള അനുഭവമുണ്ട്. ഈ അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പരമാർത്ഥത്തിൽ ഇതിൽ അങ്ങനെ ഒരു കർത്തൃത്വബോധമില്ല. ഞാൻ കർമ്മം ചെയ്യുന്നു എന്നുള്ള അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതോ അത് കൽപ്പിതമാണ്, അല്ലെങ്കിൽ ആരോപിതമാണ്. അതിനെന്താ കാരണം? അജ്ഞാനം, അനാദിയായ അവിദ്യ. അവിദ്യ കൊണ്ടൊരാൾ കൽപ്പിക്കുന്നു. അപ്പം ആത്മജ്ഞാനം എന്ന് പറയുന്നതോ ആത്മാവ് കർത്താവാണ്, അല്ലെങ്കിൽ ആത്മാവ് പ്രവർത്തിക്കുന്നവനാണ്, അതിൻ്റെ ഫലത്തെ അനുഭവിക്കുന്നവനാണ്, ഇങ്ങനെയൊന്നും കരുതുന്നത് ശരിയായ ആത്മജ്ഞാനമല്ല. ആത്മാവിൻ്റെ ശരിയായ സ്വരൂപത്തെ ശ്രുതി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്താണ്? നിത്യം ജ്ഞാനം, അനന്തം ബ്രഹ്മ, സച്ചിദാനന്ദം ബ്രഹ്മ, തത്വമസി തുടങ്ങിയ വാക്യങ്ങളിലൂടെ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ പ്രകാശിപ്പിച്ചിരിക്കും. അവിടെ ഈ കർത്തൃത്വവും ഭോക്തൃത്വവും ഒന്നുമില്ല. ഇല്ല എന്നൊരാൾ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ ധരിച്ചു കഴിഞ്ഞാൽ ആ അറിവ് നിലനിൽക്കെ ആത്മാവ് പ്രവർത്തിക്കുന്നവനാണ് എന്ന് കരുതിക്കൊണ്ട് ഒരാൾക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ല. ഇതാണ് ജ്ഞാനകർമ്മ സമുച്ചയ നിഷേധം എന്ന് പറയുന്നത്. അപ്പം എപ്പോഴാണോ ആത്മാവിൻ്റെ ശരിയായ ജ്ഞാനം ഒരാൾക്ക് ഉണ്ടാകുന്നത്, ശരിയായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ പരോക്ഷമായ ജ്ഞാനമായാലും മതി, ശ്രുതിയിൽ നിന്ന് കേട്ടറിഞ്ഞുള്ള ജ്ഞാനമായാലും മതി, ആ അറിവുണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് ഈ ആത്മാവ് പ്രവർത്തിക്കുന്നവനാണ്, ഫലം അനുഭവിക്കുന്നവനാണ് എന്നുള്ള ബോധത്തോടുകൂടി കർമ്മം ചെയ്യാൻ സാധ്യമല്ല. ഇനി അങ്ങനെ ഒരു അനുഭവം അയാൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ അയാൾ അറിയുന്നു, എന്താണ് എനിക്ക് ഉണ്ടായിരിക്കുന്ന ഈ അനുഭവം വാസ്തവമല്ല, ഇതാരോപിതമാണ്. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് മമ കർമ്മ അഹം കർത്ത അമുഷ്മി ഫലായ ഇതം കർമ്മ കരിഷ്യാമി ഇതിയം അവിദ്യ അനാദികാല പ്രവൃത്ത എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ അനുഭവം തന്നെയാണ്, ആ അനുഭവത്തെ നിഷേധിക്കുന്നില്ല. ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, എനിക്ക് ഈ ഫലമുണ്ടാകും, ഞാൻ ഈ ഫലത്തെ അനുഭവിക്കും എന്നെല്ലാം നമുക്ക് അനുഭവമുണ്ട്. ആ അനുഭവത്തെ നിഷേധിക്കുകയല്ല, മറിച്ച് ആ അനുഭവം വാസ്തവമല്ല, അത് അജ്ഞാനം കൊണ്ട് തോന്നുന്നതാണ് എന്നാണ് ഇവിടെ ഭാഷ്യകാരൻ പ്രത്യേകിച്ച് പറയുന്നത്. അതുകൊണ്ട് ഒരാൾ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ അകർത്താവാണ് അഭോക്താവാണ് എന്ന് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എങ്ങനെ ഞാൻ കർത്താവാണ് ഭോക്താവാണെന്ന് ധരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയും? കാരണം ഇത് ഇരുട്ടിലും വെളിച്ചവും പോലെ പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങളാണ്, അത് സാധ്യമല്ല. പ്രത്യേകിച്ചും വൈദിക കർമ്മങ്ങൾക്ക് ആ കർത്തൃത്വ സങ്കല്പത്തോടുകൂടി മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്തുകൊണ്ട്? കാരണം ശരീരമല്ല കർമ്മം ചെയ്യുന്നു. ശരീരമാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ കർമ്മം വ്യർത്ഥമായി തീരും. കാരണം ശരീരം നശിക്കുന്നു, സ്വർഗത്ത് പോയി അനുഭവിക്കാൻ പിന്നെ ആളില്ല. ശരീരം നശിക്കുന്നത് പ്രത്യക്ഷ സിദ്ധമാണ്. അപ്പോൾ ആ കർമ്മം പൂർണ്ണമാകണമെങ്കിൽ ആ കർമ്മത്തെ സംബന്ധിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളും വേണം. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് കർമ്മം ചെയ്യുന്നത് ആത്മാവാണ് എന്നുള്ള സങ്കല്പം. ആ സങ്കല്പത്തോടുകൂടിയേ ആ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും, വൈദിക കർമ്മങ്ങൾ, അല്ലെങ്കിൽ കർമ്മം ഫലത്തെ കൊടുക്കത്തില്ല. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ അവിടെ അതിന് നേരെ വിപരീതമായിട്ടുള്ള ആത്മാവാകർത്താവാണ് അഭോക്താവാണ് എന്നുള്ള സങ്കല്പം എങ്ങനെ നിൽക്കും? ഒന്നുണ്ടെങ്കിൽ മറ്റേ നിൽക്കത്തില്ല. അതുകൊണ്ട് ജ്ഞാനവും കർമ്മവും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. ഇതാണ് അദ്വൈതത്തിലെ ഏറ്റവും പ്രധാനമായ സിദ്ധാന്തം. അത് ഈ വഴിക്കാണ്, സാധാരണ നമ്മൾ ധരിച്ചിരിക്കുന്ന രീതിയിലല്ല. അതുകൊണ്ട് ആത്മാവിന്റെ ശരിയായ ബോധം ശ്രുതിയിൽ നിന്ന് നേടിയ ഒരുവന് ഒരിക്കലും ഞാൻ പ്രവർത്തിക്കുന്നവനാണ് അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്നവനായ ആത്മാവാണെന്ന ധാരണയോടുകൂടി പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് കർമ്മവും ചെയ്യാം, അതേസമയം ആത്മാവിന്റെ ജ്ഞാനവും സമ്പാദിക്കാം എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല, ഒന്നേ നടക്കും. അതിൽ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരീരത്തിൽ നിന്ന് ഭിന്നമായ ഒരു ആത്മാവുണ്ട്, ആ ആത്മാവ് കർമ്മഫലത്തെ അനുഭവിക്കുന്നു. ഇത്തരം ബോധത്തോടുകൂടി ചെയ്യേണ്ടി വരുന്ന കർമ്മങ്ങളിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അതാണ് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രവൃത്തികളെ സംബന്ധിച്ച് അത്തരം ഒരു ബോധത്തിന്റെ ആവശ്യമില്ല. നമ്മൾ സാധാരണ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ, അതായത് ലൗകികമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ശരീരത്തിൽ നിന്ന് ഭിന്നമായ ഒരു ആത്മാവുണ്ട്, ആത്മാവ് കർത്താവാണ്, ഈ കർമ്മത്തിന്റെ ഫലം ആത്മാവ് അനുഭവിക്കുമെന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല, ചിന്തിക്കുന്നുമില്ല. ലൗകിക കർമ്മങ്ങളിൽ അത്തരം ഒരു കാര്യം വിഷയമേ അല്ല. അവിടെ എന്ത് ചെയ്യുന്നു? കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, കർമ്മത്തിന്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. ഇവിടെ ശരീരമാണോ കർമ്മം ചെയ്യുന്നത് അല്ലെങ്കിൽ ആത്മാവാണോ കർമ്മം ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊന്നും ലൗകിക ചിന്തയ്ക്ക് വിഷയമല്ല. അതുകൊണ്ട് ലൗകിക കർമ്മങ്ങളെ സംബന്ധിച്ചല്ല ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്നു, അത് വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ചാണ്. ലൗകികമായ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നതും ആത്മാവിന്റെ സ്വരൂപത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും പരസ്പര വിരോധമുള്ള കാര്യങ്ങളല്ല. അവിടെ ശരീരത്തിലോ മനസ്സിലോ ആത്മാവിലോ എവിടെയോ കർമ്മം നടന്നുകൊള്ളും, അതല്ല മുഖ്യമായ വിഷയം. മറിച്ച് ആത്മാവ് എന്താണ്, ആത്മാവിന്റെ സ്വരൂപം എന്താണ്, ആത്മജ്ഞാനം എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് അവിടെ പ്രധാനമായ ചർച്ചാ വിഷയം. അവിടെ ഈ ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്ന വിഷയം വരുന്നില്ല. അതുകൊണ്ട് സാധാരണ ധരിച്ചിരിക്കുന്നത് പോലെ പലരും പറയുന്നതാണ്, ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നു, ജ്ഞാനവും കർമ്മവും ഒരുമിച്ച് സാധ്യമല്ല, അതുകൊണ്ട് ഞാൻ ജ്ഞാനിയാണ് കർമ്മം ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അബദ്ധമാണ്. വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അത് ശരിയാണ്, പക്ഷേ വൈദിക കർമ്മം ചെയ്യുന്ന ആരുമില്ല. അത് ചെയ്യുന്നവർ പോലും അതിൻ്റെ ബാഹ്യമായ ആചാരം നിങ്ങൾ അനുഷ്ഠിക്കുന്നു എന്നതിൽ കവിഞ്ഞ് അതിൻ്റെ മീമാംസ ശരിക്കും മനസ്സിലാക്കി ചെയ്യുന്നവരും ഇല്ല ഇന്ന്. അതും മറ്റൊരു കാര്യമാണ്. ശരിക്കും വൈദിക കർമ്മം ചെയ്യുന്നതിന് മുമ്പ് അനുഷ്ഠിക്കേണ്ടതാണ് പൂർവ്വമീമാംസയുടെ അധ്യയനം, ജൈമിനീയ മീമാംസ. ആ ജൈമിനീയ മീമാംസയെക്കുറിച്ച് ശരിയായി ചിന്തിച്ചിട്ട് കർമ്മം ചെയ്യുന്നവരും കുറവായിരുന്നു. അതിനുള്ള അവസരങ്ങളിന്നില്ല. അതുകൂടാതെ തന്നെ ബാഹ്യമായി യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ ചെയ്യുന്നവരാണ് കൂടുതൽ പേരും. അവരെ സംബന്ധിച്ചും ഈ ജ്ഞാനകർമ്മ സമുച്ചയത്തിന്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവർക്കും അവരും ആത്മാവിനെ കുറിച്ച് അവിടെ ചിന്തിക്കുന്നില്ല. മീമാംസ എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചില്ല. ഇത് ഭാഷ്യകാരന്റെ കാലത്തോ അല്ലെങ്കിൽ അതിന് മുമ്പ് ഉള്ള കാലങ്ങളിലോ മാത്രം പ്രസക്തമായ ഒരു കാര്യമാണ്. അന്ന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനുഷ്യർ കൂടുതൽ ചിന്തിച്ചിരുന്നു. അവിടെ അതുകൊണ്ടിങ്ങനെ ഒരു പൂർവപക്ഷം വന്നു. ഇങ്ങനെ രണ്ടഭിപ്രായം വരാനുള്ള കാരണം ആത്മാവിനെ കുറിച്ചുള്ള അറിവിൽ വന്ന വ്യത്യാസമാണ്. ഒരു കൂട്ടർ പറഞ്ഞു ആത്മാവ് പ്രവർത്തിക്കുന്നവനാണ്. പിന്നീട് വന്ന കൂട്ടർ പറഞ്ഞു അങ്ങനെയല്ല, ആത്മാവിൽ കർമ്മമില്ല. ഈ രണ്ട് ആശയങ്ങൾ തമ്മിൽ വ്യത്യാസം വന്നു. അതിനെ യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ അതിൻ്റെ ഇടയ്ക്ക് അവിദ്യ കൊണ്ടുവന്നു. ഭാഷ്യകാരൻ എന്ന് പറഞ്ഞു, നിങ്ങളുടെ അനുഭവം ശരി തന്നെയാണ്, പക്ഷെ അത് അവിദ്യ കൊണ്ടുണ്ടായതാണ്. ആ അവിദ്യ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു അനുഭവമില്ല എന്ന് ഭാഷ്യകാരൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ തുടർന്നു വരുന്ന ഭാഗങ്ങളെല്ലാം ഇതിനെ സംബന്ധിച്ചുള്ള സൂക്ഷ്മമായ വാദങ്ങളാണ്. സൂക്ഷ്മമായ വാദങ്ങൾ എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ സാധ്യമാകും, ജ്ഞാനകർമ്മ സമുച്ചയം എങ്ങനെ അത് നിഷേധിക്കാം എന്ന് പോകുന്ന സൂക്ഷ്മമായ തർക്കമാണ്. അപ്പോൾ അത് വായിച്ച് വിശദീകരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒഴിവാക്കുകയാണ്. കാരണം അത് മുഷിപ്പായിട്ട് തോന്നുന്നു. കാരണം ഒന്നത് മനസ്സിലാക്കാനുള്ള വൈഷമ്യം, അത് മനസ്സിലാക്കിയാലേ പിന്നെ അത് നിഷേധിക്കുന്ന എന്താണെന്ന് മനസ്സിലാവും. പൂർവ്വമീമാംസയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് അതിന് വലിയ പ്രസക്തിയും ഇന്നങ്ങനെ ചിന്തിക്കുന്നവരില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ നിഷേധത്തിന് വലിയ സാങ്കത്യമില്ല, ആ ചർച്ചയ്ക്കൊന്നും പ്രസക്തിയില്ല. അന്ന് അതിനാവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഭാഗത്തിൻ്റെ താല്പര്യം ചുരുക്കി ഞാൻ പറഞ്ഞിട്ട് ആ ഭാഗം അങ്ങോട്ട് വിടുകയാണ്. അതിനകത്ത് തന്നെ ഇതിനകത്ത് വേറൊരു വാദം വരുന്നുണ്ട്, അതിനോട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഏകഭവികവാദം എന്ന് പറയുന്നത്. അതായത് ഈ ജന്മത്തിൽ തന്നെ നമുക്ക് മോക്ഷം നേടാം. അതിനവർ പറയുന്ന ഒരു കുറുക്കുവഴി എന്താണ്? അതും വൈദിക കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. പാപവും പുണ്യവുമാണ് ജന്മത്തിന് കാരണമായിരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടാകുന്നു? വിഹിതമായ കർമ്മങ്ങളിൽ നിന്ന് പുണ്യം ഉണ്ടാകും, നിഷിദ്ധ കർമ്മങ്ങളിൽ നിന്ന് പാപം ഉണ്ടാകും. ഇത് രണ്ടും ഈ ജന്മത്തിൽ ഒഴിവാക്കുക, വിഹിത നിഷിദ്ധ കർമ്മങ്ങളെ ഒഴിവാക്കുക. അപ്പോൾ പാപപുണ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന ജന്മങ്ങളെല്ലാം അങ്ങനെ ഒഴിവാക്കാം. അവിടെ ഒരു പ്രശ്നം വരും, അനേക ജന്മങ്ങളിലൂടെ സഞ്ചരിച്ചിരിക്കുന്ന ദുരിതങ്ങൾ, ഇതുകൊണ്ട് ഇനിയും ജന്മങ്ങൾ സ്വീകരിക്കേണ്ടി വരുമല്ലോ. അതിന് പറയുന്നത് അതിനുവേണ്ടി ഒരു കാര്യം ചെയ്യുക, നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുക. നിത്യ അഗ്നിഹോത്രം പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുക, അത് ക്ലേശകരമാണ്, അത് വൈദികമായ കർമ്മങ്ങളാണ്. അത് ചെയ്താൽ അതിൽ വരുന്ന ക്ലേശങ്ങൾ, അത് തന്നെയാണ് പൂർവ്വജന്മങ്ങളുടെ ദുരിതങ്ങളുടെ ഫലം. ഇപ്പോൾ പൂർവ്വജന്മങ്ങളിൽ സമ്പാദിച്ച ദുരിതങ്ങൾ, പുണ്യപാപങ്ങളെല്ലാം ഈ ജന്മത്തിലെ നിത്യകർമ്മ അനുഷ്ഠാനം കൊണ്ട് നശിക്കും. അപ്പം അതും ക്ഷയിച്ചു കഴിഞ്ഞു. അവിടെ മറ്റൊരു ചോദ്യം വരും, ഈ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമോ? പറയുന്നു നിത്യകർമ്മങ്ങൾക്ക് ഫലമില്ല. യാവജ്ജീവം അഗ്നിഹോത്രം ജുഹൂയാ എന്ന് മറ്റ് ശ്രുതി പറഞ്ഞിരിക്കുന്നു. അതിന്റെ താല്പര്യം എന്താണ്? നിങ്ങൾ ജീവിച്ചിരിക്കുന്നു അതുകൊണ്ട് ആ കർമ്മം ചെയ്യുക എന്നാണ്. അവിടെ ഫലത്തെക്കുറിച്ച് പറയുന്നില്ല. ഓരോ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ അത് ചെയ്യണം. ഫലത്തെക്കുറിച്ച് പറയാത്തത് കൊണ്ട് അതിന് ഫലമില്ല. ശ്രുതി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഫലം ഇല്ല. അപ്പൊ നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് ദുരിതങ്ങളെല്ലാം നശിപ്പിക്കാം. അപ്പോ കർമ്മ ഫലമെല്ലാം അനുഭവിച്ച് തീരും. പുണ്യപാപങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി കാമ്യനിഷിദ്ധ കർമ്മങ്ങളെ ഒഴിവാക്കുക, മരണത്തോടുകൂടി മോക്ഷം സംഭവിക്കും. കാരണം പിന്നീട് ജന്മത്തിനുള്ള നിമിത്തങ്ങളൊന്നും ശേഷിക്കുന്നില്ല എന്നാണ്. ഇതിനിവിടെ ഭാഷ്യകാരൻ നിഷേധിക്കുന്നുണ്ട്, അതും ശരിയല്ല. പ്രധാനമായി പറയുന്നത് ഏത് കർമ്മത്തിനായാലും ഫലമുണ്ട്, നിത്യകർമ്മങ്ങൾക്കും ഫലമുണ്ട്. ഇപ്പോൾ മീമാംസകരിൽ ഒരു വിഭാഗക്കാരുടെ അഭിപ്രായമാണ് നിത്യകർമ്മങ്ങൾക്ക് ഫലമില്ല എന്ന് പറയുന്നത് ശരിയല്ല. നിത്യകർമ്മങ്ങൾക്ക് ഫലമുണ്ട്, അത് മാത്രം ചെയ്തു കഴിഞ്ഞാലും വീണ്ടും അതിന്റെ ഫലമായ ജന്മമുണ്ടാകും. അത് മാത്രമല്ല, പുണ്യപാപങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് ജന്മ ജനന മരണങ്ങളിൽ നിന്ന് മോചനമില്ല. മോചനം ജ്ഞാനം കൊണ്ടേ സാധ്യമാകും. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കണം, അങ്ങനെ മോക്ഷം നേടും. അതുകൊണ്ട് ഈ പറയുന്ന രീതിയും സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് ആ പക്ഷത്തെ നിഷേധിക്കുന്നു. അതുകൊണ്ട് മോക്ഷത്തിന് വേണ്ടി കർമ്മത്തെ, സർവകർമ്മങ്ങളെയും ത്യജിച്ച് ജ്ഞാനനിഷ്ഠയും ജ്ഞാനത്തെ ആർജിച്ച് ആർജിക്കണം എന്നാണ് ഭാഷ്യകാരന്റെ മതം. ഇപ്പൊ ശരീരത്തിൽ അഹംബോധം ഉണ്ടാകുന്നത് ഇതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. വൈദികന്മാരല്ല, പൂർവമീമാംസകരും പറയുന്നുണ്ട് ശരീരത്തിൽ അഹംബോധം ഉണ്ടാകുന്നു. ഈ ശരീരത്തിലുണ്ടാകുന്ന ഈ അഹംബോധം, കാരണം ഞാൻ എന്നുള്ള ബോധം ഉണ്ടാകുന്നു. അവർ പറയുന്നു ഈ ബോധം ഗൗണമാണ്. എന്നുവെച്ചാൽ വാസ്തവത്തിൽ അഹംബോധം ആത്മാവിലാണ് ഉണ്ടാകേണ്ടത്, മറിച്ച് അത് ശരീരത്തിലുണ്ടാകുന്നു, ഇത് ഗൗണമാണെന്ന് പറയുന്നു. മീമാംസകരുടെ അഭിപ്രായത്തിൽ അത് ഗൗണമാണ്, അതായത് ഈ ജ്ഞാനകർമ്മ സമുച്ചയവാദിയുടെ അഭിപ്രായത്തിൽ. ഇവിടെ അദ്വൈതിയുടെ അഭിപ്രായത്തിൽ അത് മിഥ്യയാണ്. അതാണ് ഇവിടെ ചർച്ചയിൽ വരുന്ന മറ്റൊരു പ്രധാനമായ വിഷയം. ഗൗണവും മിഥ്യയും രണ്ടും രണ്ടാണ്. അതിനൊരു ഉദാഹരണം പറയുന്ന എന്താണ്? അഗ്നിർ മാണവക എന്ന് പറയുന്നു. ബ്രഹ്മചാരിയെ കണ്ടിട്ട് ഒരാൾ പറയുന്നവൻ അഗ്നിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്നിയുടെ തേജസ് അവനിലുണ്ടെന്നാണ് അതിനർത്ഥം, മുഖ്യമായ അർത്ഥത്തിലല്ല. ബ്രഹ്മചാരിക്ക് ഒരിക്കലും സ്വയം അഗ്നിയാകാൻ പറ്റത്തില്ല. അഗ്നിയുടെ സ്വഭാവം വേറെയാണ്, അതിന്റെ ഗുണങ്ങൾ വേറെയാണ്. എന്നാലും അങ്ങനെ പ്രയോഗിക്കുന്നുണ്ട്. അതെന്താണ്? ചില ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണ്. അഗ്നിയിലുള്ളതുപോലെയുള്ള തേജസ്സും മറ്റും ബ്രഹ്മചാരിയിലും കാണുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറയും. അങ്ങനെ ഗുണപ്രയോഗം എന്ന് പറയും. അതുപോലെ ഉള്ള ഒരു ഗുണപ്രയോഗമല്ല ഇവിടെ മീമാംസകർ പറയുന്ന. എന്താണ് ദേഹോഹം, ഞാനെന്നീ ശരീരത്തിൽ നിന്നും ഒരു ഗുണപ്രയോഗമാണ് എന്നാണ്. വാസ്തവത്തിൽ ആത്മാവ് ദേഹമല്ലെങ്കിലും അതാണെന്ന് തോന്നുന്നു. അവിടെ അദ്വൈതി പറയുന്ന എന്താണ്? അതങ്ങനെയല്ല, അത് മിഥ്യയാണ്. ബ്രഹ്മചാരി അഗ്നി എന്ന് പറയുന്നിടത്ത് ചില സാമാന്യ ധർമ്മങ്ങളുണ്ട്, അതുകൊണ്ടങ്ങനെ പ്രയോഗിക്കുന്നു. ആ പറയുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, തേജസ്സും മറ്റും അവിടെ ഉണ്ട്, അതുകൊണ്ട് പറയുകയാണ്. അത് പൂർണ്ണമായും അസംബന്ധമല്ല. അതുപോലല്ല ഇവിടെ ആത്മാവിന് ദേഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനെന്ന് ഈ ദേഹത്തിൽ തോന്നുന്ന ഈ അനുഭവം പൂർണ്ണമായും കൽപ്പിതമാണ്, അത് ഗുണമല്ല. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം. അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നു എന്നും മറ്റുള്ള അനുഭവം ഒരു ഗൗണാനുഭവമല്ല. അതായത് എന്തെങ്കിലും ചില വസ്തുതകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചില സാദൃശ്യങ്ങളുള്ള ഒരു അനുഭവമല്ല, മറിച്ചത് പൂർണ്ണമായും കൽപ്പിതമാണ്, പരമാർത്ഥമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്, അവിദ്യയുടെ കാര്യമാണ്. ആത്മാവിൽ അങ്ങനെ ഒരു അനുഭവം ഇല്ല, അതെല്ലാം ആത്മാവിൽ ആരോപിക്കുന്നതാണ്, ആത്മാവിലല്ലെങ്കിൽ ദേഹത്തിൽ പ്രതീതമാകുന്നതാണ്. അതുകൊണ്ട് അതിനെ മുഖ്യമായി തന്നെ എടുക്കണം, മുഖ്യമായി ഇങ്ങനെ ഇത് കൽപ്പിതമായി തന്നെ എടുക്കണം, അല്ലാതെ ഗുണമല്ല. അതിനുദാഹരണം പറയുന്ന ഇവിടെ എന്താണ്, രജ്ജു സർപ്പം മറ്റും അതിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. രജ്ജുവിൽ സർപ്പബുദ്ധി, സ്ഥാണുവിൽ പുരുഷബുദ്ധി, ഇതൊന്നും ഗുണമല്ല. അവിടെ ഒരു രജ്ജുവും ഒരു സർപ്പവും രണ്ടെണ്ണം ഉണ്ടായിട്ട് ഒന്നിന്റെ സാദൃശ്യം മറ്റൊന്നി തോന്നുന്നതാണ്. ഒരു സ്ഥാണുവും ഒരു പുരുഷനും രണ്ട് വസ്തുക്കൾ ഉണ്ടായിട്ട് ഒന്നിന്റെ സാദൃശ്യം മറ്റൊന്നി തോന്നുന്നതാണ്. ഒന്ന് മറ്റൊന്ന് പോലെ ഇരിക്കുന്നു എന്നല്ല പറയുന്നു, ഒന്ന് മാത്രം സത്യം, മറ്റൊന്ന് പരമാർത്ഥമല്ല അനുഭവം ഉണ്ടെങ്കിൽ. അതുപോലെയാണ് ആത്മാവും ആത്മഭിന്നവുമായ സർവവും തമ്മിലുള്ള ബന്ധം, അത് ഗുണമല്ല കൽപ്പിതമാണ്. അതുകൊണ്ട് മോക്ഷത്തിന് സർവകർമ്മങ്ങളെയും ത്യജിക്കണം, മോക്ഷവും കർമ്മവുമായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല, നേരിട്ടൊരു ബന്ധമില്ല. അതുകൊണ്ടിവിടെ സർവധർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവകർമ്മങ്ങളുടെയും ത്യാഗമാണ്, ദേഹത്തിലുള്ള ആത്മാഭിമാനം, അതുകൊണ്ട് വരുന്ന കർമ്മങ്ങൾ, ഇതെല്ലാം എന്താണ് അവിദ്യ കൊണ്ട് സംഭവിക്കുന്നതാണ്, കൽപ്പിതമാണ്. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന പ്രധാനമായ കാര്യം. അപ്പൊ സർവധർമാൻ പരിത്യജ്യ എന്ന് പറഞ്ഞാൽ അദ്വൈത മതമനുസരിച്ച് സർവകർമ്മങ്ങളുടെയും ത്യാഗമാണ്. അതുകൊണ്ടിവിടെ ഭാഷ്യകാരൻ പറയുന്നു, സർവകർമ്മ സന്യാസപൂർവക ആത്മജ്ഞാനനിഷ്ഠ. സർവകർമ്മ സന്യാസപൂർവകമായ ആത്മജ്ഞാനനിഷ്ഠ, അതുകൊണ്ടാണ് സർവകർമ്മം എന്ന് പറയുമ്പം. മുമ്പ് മറ്റ് വാദികൾ പറഞ്ഞതുപോലെ കാമ്യനിഷിദ്ധങ്ങളെ ത്യജിച്ച് നിത്യകർമ്മങ്ങളെ മാത്രം അനുഷ്ഠിക്കുക എന്ന് പറയുന്ന ആ ഒരു അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സർവകർമ്മം എന്ന് പറയുന്നത്. ഭാഷ്യകാരന് മുമ്പ് ഇത് വ്യാഖ്യാനിച്ചവരുടെ മുഖ്യമായ അഭിപ്രായം ഇതായിരുന്നു, എന്താണ് കാമ്യനിഷിദ്ധ കർമ്മങ്ങൾ ഉപേക്ഷിക്കുക എന്നിട്ട് നിത്യകർമ്മത്തെ അനുഷ്ഠിക്കുക. കാരണം വൈദികമായി കർമ്മത്തെ നാലായി തിരിച്ചിരിക്കുന്നു, കാമ്യം, നിഷിദ്ധം, നിത്യം, നൈമിത്തികം. അപ്പോൾ കാമ്യവും നിഷിദ്ധവും നൈമിത്തികത്തെ മുഖ്യമായി ചർച്ച ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അതിനെ വിടുന്നത്. പ്രധാനമായി ചർച്ച ചെയ്യുന്നത് കാമ്യവും നിഷിദ്ധവുമാണ്. അപ്പോൾ കാമ്യ നിഷിദ്ധങ്ങളെ തിരിച്ചിട്ട് നിത്യത്തെ അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പ്രധാനമായി മൂന്ന് കർമ്മങ്ങൾ വന്നു. ഈ പ്രധാനമായി വരുന്ന ഈ മൂന്ന് കർമ്മങ്ങളെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സർവകർമ്മം സർവകർമ്മം എന്ന് പറയുന്നത്, ആവർത്തിക്കുന്നു. അവിടെ ഒന്നിൽ കൂടുതൽ കർമ്മങ്ങളുള്ളതുകൊണ്ടാണ് സർവകർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ കാമ്യവും നിഷിദ്ധവും ഉപേക്ഷിച്ചാൽ പോരാ, നിത്യകർമ്മത്തെയും ഉപേക്ഷിക്കണം. അതിൽ ശ്രുതിയിൽ പറയുന്നതുകൊണ്ട്, സ്മൃതികളിൽ പറയുന്നതുകൊണ്ട്, അങ്ങനെ വരുന്ന സർവകർമ്മത്തെ ഉപേക്ഷിക്കുക, ശ്രൗതവും സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങളെന്ന് പറയും, അതിനെ ഉപേക്ഷിക്കുക. അതിനുവേണ്ടിയിട്ടാണ് സർവകർമ്മം എന്ന് പറയുന്നത്. ആ സർവകർമ്മങ്ങളെ ഉപേക്ഷിച്ചിട്ട് എന്താണ് ജ്ഞാനനിഷ്ഠയിലിരിക്കുക, ശ്രവണമനനാദികളിൽ ഇരിക്കുക. അതുകൊണ്ടാണ് മോക്ഷപ്രാപ്തി എന്ന്. അതിന് രാമാനുജാചാര്യരും മാധ്വാചാര്യരും ഒന്നും അതിനോട് യോജിക്കുന്നില്ല. കാമ്യനിഷിദ്ധങ്ങളെല്ലാം ഉപേക്ഷിക്കണമെന്ന് പറയുന്നത് അവരംഗീകരിക്കുന്നുണ്ട്. പക്ഷേ നിത്യകർമ്മങ്ങൾ ഉപേക്ഷിക്കണമെന്നില്ല. അവര് സർവധർമ്മ പരിത്യാഗത്തിന് എന്താ അർത്ഥം പറയുന്നത്? അവർ പറയുന്നത് നേരത്തെ എന്താണ് സന്യാസം, എന്താണ് ത്യാഗം എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞാണ്, കാര്യമിത്യേവ യത്കർമ്മ നിയതം ക്രീതേർജുന സംഘം തെക്കുക ഫലം ചെയ്യുക. അപ്പൊ സംഘത്യാഗവും ഫലത്യാഗവുമാണ് ഇവിടുത്തെ സർവധർമ്മത്യാഗം. ഇതാണ് അവരുടെ അഭിപ്രായം. അല്ല, സർവകർമ്മത്യാഗമല്ല. ഏത് കർമ്മം ചെയ്താലും ശരി, കാമ്യനിഷിദ്ധ കർമ്മങ്ങളെ ഒഴിവാക്കാമെന്നവരും പറയുന്നുണ്ട്. പിന്നീട് ശേഷിക്കുന്ന ലൗകിക കർമ്മങ്ങളാണ്, പിന്നെ നിത്യകർമ്മവും. നിത്യകർമ്മവും വൈദികം അല്ലെങ്കിൽ ശ്രോതം അല്ലെങ്കിൽ സ്മാർത്ഥമാണ്. ഇത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ സംഘത്തെയും ഫലത്തെയും തിരിച്ചാൽ മതി. അതാണ് ഗീതയുടെ താല്പര്യമെന്നാണ് അവർ പറയുന്നത്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ഇപ്പോൾ ഗീതയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ ഒരിക്കലും ധരിച്ചു കളയരുത്. ശങ്കരാചാര്യർ പറഞ്ഞത് മാത്രമാണ് ഗീതയുടെ താല്പര്യം എന്ന് ധരിച്ചു കളയരുത്. അങ്ങനെയാണ് പൊതുവെ ധരിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് മലയാളികൾ. കാരണം മലയാള ഭാഷയിൽ ശാങ്കരഭാഷ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ഭാഷകളൊന്നുമില്ല. മറ്റു ഭാഷകളെല്ലാം മറ്റു ഭാഷകളിലാണ്, പ്രത്യേകിച്ച് സംസ്കൃതത്തിൽ അല്ലെങ്കിൽ മറ്റു ഭാഷകളിലും കാണും. സംസ്കൃതം പഠിക്കാൻ ആരും മെനക്കെടാറില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളതിനെ കുറിച്ചുള്ള അറിവും കാണത്തില്ല. അതുകൊണ്ട് ഇതൊന്ന് മാത്രമാണ് സത്യം, ബാക്കിയുള്ളതെല്ലാം അബദ്ധമെന്ന് ഒരു ധാരണയുണ്ട്. അത് ശരിയല്ല. എല്ലാത്തിനുമുണ്ട് സത്യം, എല്ലാത്തിനും നമുക്ക് സ്വീകരിക്കത്തക്ക കാര്യങ്ങളുണ്ട്. പല ഭാഗങ്ങളിലും ഗീതാശ്ലോകങ്ങളോട് കൂടുതൽ അടുത്തു നിന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട് മറ്റാചാര്യന്മാർ. അത് നിഷ്പക്ഷമായി നമ്മൾ പരിശോധിച്ചു നോക്കുന്നു. പ്രത്യേകിച്ചൊരു പ്രതിബദ്ധതയില്ലാതെ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്തിനോടെങ്കിലും മനസ്സിലൊരു പ്രതിബദ്ധത വന്നു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ അദ്വൈതിയാണ്, ഞാൻ ദ്വൈതിയാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റേതാണെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ സത്യം അറിയാൻ പറ്റത്തില്ല. അങ്ങനെ അല്ലാതെ എല്ലാ ആചാര്യന്മാരോടും തുല്യ ബഹുമാനത്തോടുകൂടി സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഓരോ വ്യാഖ്യാനങ്ങളിലും കഴമ്പുണ്ട്, ഒന്നിനെ നമുക്ക് പൂർണ്ണമായും നിഷേധിക്കാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് അദ്വൈത ഭാഷ്യത്തെ മുൻനിർത്തിയാണ് ചർച്ച ചെയ്തതെങ്കിൽ, ഒന്ന് വളരെ വിശദമായി ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അദ്വൈത ഭാഷ്യത്തിലാണ്, അത്രയും വിപുലമായി മറ്റാരും ചർച്ച ചെയ്യുന്നില്ല. പിന്നെ കൂടുതൽ പ്രചാരം കിട്ടിയിരിക്കുന്നു അതിനാണ്. അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തുവെന്നേ ഉള്ളൂ. അല്ല, അത് മാത്രം സത്യമെന്നുള്ള രീതിയിലല്ല നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും സ്വീകരിക്കുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല. അത് മാത്രവുമല്ല, രാമാനുജാചാര്യരും മാധ്വാചാര്യരും എല്ലാം നമ്മൾക്കാൾ നല്ലവണ്ണം ഈ അദ്വൈത ഭാഷയും മനസ്സിലാക്കിയവരാണ്. കാരണം നമ്മളെക്കാളും വിവരം അവർക്കുണ്ടായിരുന്നു. അത് തന്നെ കാരണം. നമ്മക്കാളും നല്ല രീതിയിൽ ശാസ്ത്രജ്ഞാനം ഉണ്ടായിരുന്നു, നമ്മൾക്കാളും നല്ല രീതിയിൽ സംസ്കൃതം പഠിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു. അപ്പം അവർക്കിത് വായിച്ചവൻ കൂടുതൽ വ്യക്തമായി. അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവർ വേറെ ഭാഷ എഴുതിയത്. എന്നുവെച്ചാൽ അതിന് പല ഭാഗങ്ങളിലും പോരായ്മകൾ അവർക്ക് തോന്നി. അത് നിഷ്പക്ഷമായി നോക്കുന്ന ആർക്കും തോന്നും പോരായ്മകൾ. അതുകൊണ്ട് ഇവിടെ രാമാനുജാചാര്യരുടെയും മാധ്വാചാര്യരുടെയും ഒക്കെ പല ഭാഗങ്ങളും നമ്മുടെ ചർച്ചയിൽ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായി വരുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. എന്താണ് സർവധർമ്മ പരിത്യാഗം എന്നുള്ളത് തന്നെയാണ്. അതിൽ അവർ പറയുന്ന ഇതാണ് സംഘത്യാഗം ഫലത്യാഗം. അതല്ലാതെ ഒരുവന് അജ്ഞനായ ഒരുവന് സർവകർമ്മത്യാഗം അസാധ്യമാണ്. അനുഷ്ഠിക്കാൻ സാധ്യമല്ല. അതാണ് അതുകൊണ്ട് ഇവിടെ അവസാനം ഭാഷ്യകാരൻ പറഞ്ഞു നിർത്തുന്നത് എന്താണോ, സർവകർമ്മത്യാഗപൂർവകമായ ആത്മജ്ഞാനനിഷ്ഠ കൊണ്ട് മോക്ഷമെന്നാണ്. അത് അസംഭവമായ കാര്യമൊന്നുള്ളതല്ല. ഒരാൾക്ക് സർവകർമ്മ ത്യാഗം സംഭവിക്കാതെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന എന്താണോ, ഭഗവാൻ തന്നെ പറയുന്ന എന്താണോ, ഞാൻ സർവ ധർമ്മത്യാഗിയാണ്. സ്വയം തന്നെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ സർവധർമ്മത്യാഗം ഉണ്ടെങ്കിലും അവിടെ സർവധർമ്മാനുഷ്ഠാനമുണ്ട്. രണ്ടും നമ്മൾ കാണുന്നുണ്ട്. ജനകന്റെ ഉദാഹരണം പറയുന്നുണ്ട്. അവിടെയും എന്താണ്, ത്യാഗമുണ്ട് കർമാനുഷ്ഠാനമുണ്ട്. അതൊരു ഭാഗം. ഇനിയും മറ്റൊരു ഭാഗമുണ്ട്, സർവകർമ്മത്തെയും ത്യജിക്കാം. ജ്ഞാനിയുടെ അവസ്ഥയാണത്, സർവകർമ്മത്തെയും ത്യജിച്ചിരിക്കുന്ന അവസ്ഥ, ഭാഗ്യമായി കൂടി കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുന്ന അവസ്ഥ. അത് ജ്ഞാനത്തിന് തന്നെ സംഭവമാണ്. അജ്ഞനത് സാധ്യമല്ല, ജ്ഞാനിക്കത് സാധ്യമാണ്. അവിടെ ബാഹ്യമായി കർമ്മം അനുഷ്ഠിക്കാതെ ഇരിക്കാം. അതിനും അപൂർവമായ ഉദാഹരണങ്ങളുണ്ട്. എന്നാലും പൂർണ്ണമായ കർമ്മത്യാഗം അവിടെ അവകാശപ്പെടാനാകത്തില്ല. ശുഖബ്രഹ്മർഷി പറയുന്നു, ശുഖബ്രഹ്മർഷി സർവകർമ്മങ്ങളും ജയിച്ചു. എന്നാലും ഭാഗവത ഉപദേശിച്ചതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ആ ഒരു കർമ്മമുണ്ട്. അവിടെയും ശിഷ്യന് ഉപദേശിക്കുന്നുണ്ട്. അതും ഒരു തരത്തിൽ കർമ്മമാണ്. അപ്പൊ കർമ്മത്തെ ഇനി ഭാഷ്യകാരന്റെ തന്നെ ഉദാഹരണം കൊടുക്കാം. ഭാഷ്യകാരൻ എന്ത് ചെയ്തിരിക്കുന്നു, ഇത്രയും വലിയ ഭാഷ്യങ്ങൾ രചിച്ചിരിക്കുന്നു, അതൊരു കർമ്മമാണ്. അപ്പൊ അതിന് സമാനം പറഞ്ഞു എന്താണ്, ജ്ഞാനിയുടെ കർമ്മത്തെ കർമ്മമായി ഗണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ബാഹ്യമായി കർമ്മം നിലനിൽക്കുന്നു. സർവകർമ്മത്യാഗപൂർവകമായ ആത്മജ്ഞാന നിഷ്ഠയിലിരുന്നു കൊണ്ട് മോക്ഷം നേടിയാൽ, കർമ്മത്തെ പൂർണ്ണമായി തിരിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഈ ഭാഷ എഴുതുന്നവര്, മഠങ്ങളൊക്കെ സ്ഥാപിക്കുന്നവര്, അതൊന്നും സംഭവിക്കാതെ പോയാൽ, ഈ ഭാഷ നമുക്ക് കിട്ടാതെ പോയാൽ. അപ്പൊ അവിടെ കർമ്മം നടന്നിരിക്കുന്നു എന്ന് തന്നെ. ആ കർമ്മത്തെ കർമ്മമായി കാണാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ കർമ്മം അവിടെ നടന്നിരിക്കുന്നു. ഇനി ആ കർമ്മത്തെ ഒഴിവാക്കണമെങ്കിലോ, ഇവിടെ ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ധ്യാനനിഷ്ഠനായി സമാധിസ്ഥനായിരുന്നു കൊണ്ട് ശരീരത്തെ ഉപേക്ഷിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കർമ്മത്തെ ഉപേക്ഷിക്കാം. പക്ഷെ എന്നാൽ അവിടെ ഒരു കർമ്മം നിൽക്കും, എന്താണ്, മാനസികമായ കർമ്മം. സമാധിയാവണമെങ്കിൽ എന്ത് വേണം, ധ്യാനിക്കണം. ധ്യാനിക്കുന്ന ഒരു കർമ്മമാണ് മാനസിക കർമ്മം. പിന്നെ അവിടെയും വാസനാരൂപത്തിൽ കർമ്മം നിൽക്കും, ബാഹ്യമായ രൂപത്തിലാണെങ്കിലും. ചലനാത്മകമായ കർമ്മം കാണത്തില്ല. ഇവിടെ ഭാഷ്യകാരൻ പറയും ചലനാത്മകമായ കർമ്മത്തെക്കുറിച്ച് പറയും. ആ കർമ്മം ഇല്ലെങ്കിലും സൂക്ഷ്മരൂപത്തിലുള്ള കർമ്മം അവിടെയും നിൽക്കും. അപ്പൊ കർമ്മത്തെ ഒരഭ്യാസം കൊണ്ടും അങ്ങനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന തരത്തിൽ കർമ്മം അസത്യമാണെന്ന് ബോധിക്കാം. അതിനെ നമുക്ക് കർമ്മത്യാഗം എന്ന് പറയാം. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് പുരുതേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ജ്ഞാനാഗ്നി സർവകർമ്മങ്ങളെയും ഭസ്മമാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ജ്ഞാനത്തിൽ സർവകർമ്മങ്ങളും അസത്യമാണെന്ന് ബോധിക്കുന്നു. സർവകർമ്മങ്ങളും, അത് വൈദികമായിക്കൊള്ളട്ടെ ലൗകികമായിക്കൊള്ളട്ടെ, സർവകർമ്മങ്ങളെയും അസത്യമാണെന്ന് ബോധിക്കുന്നു. അപ്പൊ പരമാർത്ഥമല്ല. ഒരു വസ്തു ഭസ്മമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഭസ്മമായി കഴിഞ്ഞാൽ പിന്നീട് അതിന് ജനിക്കുന്നതിനുള്ള അവസരമില്ല. പിന്നെ പിന്നീട് അതിന് ഒന്നും സംഭവിക്കുന്നില്ല. പൂർണ്ണനാശം. അതുതന്നെയാണ് സർവകർമ്മങ്ങളെ സംബന്ധിച്ചും ജ്ഞാനിയിൽ സംഭവിക്കുന്നത്. ആ കർമ്മത്തിന് പിന്നീട് ബന്ധിപ്പിക്കുന്നതിന് ശേഷി, ആ കർമ്മത്തിന് പിന്നീട് ഫലം കൊടുക്കുന്നതിന് കഴിയുന്നില്ല. ആ കർമ്മം അസത്യമാണെന്ന് ബോധിപ്പിക്കുന്നു. അതാണ് സർവകർമ്മങ്ങളും ഭസ്മമാകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് കർമ്മത്തെയും എടുക്കാം, എല്ലാ കർമ്മങ്ങളെ സംബന്ധിച്ചും അങ്ങനെ സംഭവിക്കുന്നു. ജ്ഞാനത്തിന്റെ നിലയിൽ കർമ്മങ്ങളെ കാണുന്നതിനെയാണ് ജ്ഞാനാഗ്നി സർവകർമ്മങ്ങളെയും എന്ന് പറഞ്ഞിരിക്കുന്നത്. സർവകർമ്മങ്ങളെന്ന് പറയുമ്പോൾ അവിടെ നിത്യം നൈമിത്തികം കാമ്യം നിഷിദ്ധം എന്ന് പറയുന്ന വൈദിക കർമ്മങ്ങളും പിന്നെ ലൗകിക കർമ്മങ്ങളും ആഗാമി സഞ്ചിതം പ്രാരബ്ധം എന്ന് വേർതിരിക്കുന്ന കർമ്മങ്ങളും എല്ലാ കർമ്മങ്ങളെയും എടുക്കും. സർവകർമ്മങ്ങളിലും എന്ത് ചെയ്യുന്നു? മിഥ്യാത്വം ബോധിക്കുന്നു. അങ്ങനെയും മനസ്സിലാക്കാം. അതിൽ കവിഞ്ഞ് ബാഹ്യമായ കർമ്മത്യാഗം എന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. കാരണം ശരീരമുള്ളിടത്തോളം കർമ്മവും ഉണ്ടായേ മതിയാവും. കാരണം ശരീരം കർമ്മത്തിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് മറ്റാചാര്യന്മാർ പറയുന്നത്, ഒരു സാധന എന്നുള്ള നിലയ്ക്ക് കർമ്മത്യാഗത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ സിദ്ധന്റെ അവസ്ഥയെ വിടുക. സിദ്ധന് ഇതിന്റെ ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല, ഭാഷ്യത്തിന്റെ ആവശ്യമില്ല, ഉപദേശങ്ങളുടെ ആവശ്യമില്ല. അവരെ സംബന്ധിച്ച് കർമ്മത്യാഗം എന്തോ ആയിക്കൊള്ളട്ടെ, അത് കർമ്മത്തെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ കർമ്മത്തിന്റെ ബാധയോ എന്തോ ആയിക്കൊള്ളട്ടെ, നമ്മെ സംബന്ധിച്ചത് ഒരു വിഷയമല്ല. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം സർവകർമ്മ ത്യാഗം എന്ന് പറയുമ്പോൾ അവിടെ സംഘത്യാഗവും ഫലത്യാഗവുമാണ്. അല്ലാതെ അതിൽ ത്യാഗം വരുന്ന എന്താണ്? നിഷിദ്ധ കർമ്മങ്ങൾ ഒഴിവാക്കുക. അവിടെ നമുക്ക് പൂർണ്ണമായും എടുക്കാം. എന്താണ്? നിഷിദ്ധ കർമ്മങ്ങൾ ഒഴിവാക്കേണ്ടത് ഒരു സാധകനെ സംബന്ധിച്ച്. അവിടെ അത്തരം കർമ്മങ്ങളെ ബാഹ്യമായി തന്നെ ഒഴിവാക്കും. എന്നാൽ കൂടി അവിടെ പ്രകൃതിക്ക് വിധേയനായി നിഷിദ്ധാചരണങ്ങളിൽ പെട്ടുപോകുന്നുണ്ട്. അതും അംഗീകരിച്ചേ മതിയാവും. ആഗ്രഹിക്കാതെ പ്രവർത്തിച്ചു പോകുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കിക്കഴിഞ്ഞാൽ ബോധപൂർവമുള്ള നിഷിദ്ധാചരണങ്ങൾ ഒഴിവാക്കാം. അവിടെ ബാഹ്യമായ ത്യാഗം വരും. വേദത്തിനും മറ്റും വിധിച്ചിരിക്കുന്ന അഗ്നിഹോത്രാദി കാമ്യകർമ്മങ്ങൾ അതും വേണമെങ്കിൽ ഒഴിവാക്കാം. അതൊക്കെ സാധ്യമാണ്, അത് വേണ്ടെന്ന് വയ്ക്കാം. കർത്തൃത്വ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന അത്തരം കർമ്മങ്ങളും വേണ്ടെന്ന് വയ്ക്കാം. പക്ഷെ എന്നാലും മനുഷ്യന് സഹജമായി പ്രാപ്തമാകുന്ന ലൗകികമായ കർമ്മങ്ങൾ, അല്ലെങ്കിൽ ഒരുവൻ അവന്റെ അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടി അവശ്യം അനുഷ്ഠിക്കേണ്ടി വരുന്ന കർമ്മങ്ങൾ, അത് ഒഴിവാക്കാൻ സാധ്യമല്ല. അതൊരാൾ ബലാത്കാരമായി ഒഴിവാക്കിയാൽ അതിനെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു, അത് താമസത്യാഗമാണ്. ബലം പ്രയോഗിച്ച് കർമ്മത്തെ ത്യജിക്കാൻ പോയാൽ അത് താമസത്യാഗമാണ്, രാജസത്യാഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതാണ് കർമ്മത്യാഗത്തെ സംബന്ധിച്ച ഏറ്റവും പ്രായോഗികമായ നിർദ്ദേശം ഗീതയിൽ പറയുന്നത്. അതുകൊണ്ട് സർവധർമ്മ പരിത്യാഗത്തെ ഇങ്ങനെ മനസ്സിലാക്കും. അത് മാത്രമല്ല, ഇവിടെ മാധ്വാചാര്യർ ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇവിടെ ഭഗവാൻ ആവർത്തിച്ച് ആവർത്തിച്ച് അർജുനനോട് പറയുന്നുണ്ട്, എന്താണ് നീ കർമ്മം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയുന്ന സർവധർമ്മങ്ങളെയും പരിത്യജിക്കുക എന്നും പറയുന്നു. ഇതിലേതെങ്കിലും ഒന്നേ നടക്കത്തുള്ളൂ. ഒന്നുകിൽ അവസാനം പറഞ്ഞ് ശരിയാവും, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ് ശരിയാവും. അർജുനൻ അവസാനം പറയുന്നുണ്ട് അങ്ങ് പറഞ്ഞ ഉപദേശം മനസ്സിലായിന്നും പറയുന്നുണ്ട്. മനസ്സിലായോ എന്ന് ചോദിച്ചു, മനസ്സിലായി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് എന്താ ചെയ്യുന്നത്? ആ തന്റെ മുമ്പിൽ വന്ന കർമ്മത്തെ ഉപേക്ഷിക്കുകയല്ല, മറിച്ച് ആ കർമ്മം അനുഷ്ഠിക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് സർവധർമ്മത്യാഗം എന്ന് പറയുന്നതിന് എന്ത് അർത്ഥത്തെ എടുക്കണം? അവിടെ ഫലത്യാഗത്തെയാണ്, അല്ലെങ്കിൽ സംഘത്യാഗത്തെയാണ്. പൂർവാപരമായി ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു അർത്ഥത്തെ എടുക്കാൻ സാധ്യമാകും. അതുകൊണ്ട് സർവകർമ്മങ്ങളെയും ത്യജിക്കുക എന്ന് ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ച് ശരിയല്ല എന്ന് എന്റെ അഭിപ്രായമല്ല, മാധ്വാചാര്യരുടെ അഭിപ്രായമല്ല. അങ്ങനെ ഓരോ ആചാര്യന്മാരും പറയുന്നു. അതാണ് ഗീതയുടെ മുഖ്യമായ ഉപദേശം എന്നാണ്. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ സർവകർമ്മങ്ങളെയും ഉപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് ഗീത ആ രീതിയിലും വ്യാഖ്യാനിക്കുക, ഈ ഭാഗത്തെ സർവധർമ്മങ്ങളെയും പരിത്യജിക്കുക എന്ന വാച്യാർത്ഥത്തെ തന്നെ എടുത്തു. പക്ഷെ അത് സാധാരണഗതിയിൽ സാധ്യമല്ല, അർജുനനെ സംബന്ധിച്ചൊട്ടും സാധ്യമല്ല. അർജുനനെ സംബന്ധിച്ച് നമ്മൾ കാണുന്നതും അതല്ല. ഉപദേശത്തിന് ശേഷം അർജുനൻ ആയുധമെടുത്ത് യുദ്ധം ചെയ്യുന്നതാണ് കാണുന്നത്. കുറഞ്ഞ പക്ഷം അർജുനൻ അത്രയെങ്കിലും മനസ്സിലാക്കാനെങ്കിലും കഴിയും. അനുഷ്ഠിക്കാൻ കഴിയണമെന്നില്ല, മനസ്സിലാക്കുന്ന കാര്യം ഒന്ന്, അനുഷ്ഠിക്കുന്ന മറ്റൊന്ന്. ഇവിടെ ഭാഷകാരൻ തന്നെ പറയുന്നുണ്ട്, എല്ലാ വ്യാഖ്യാതാക്കളും ഒരു കാര്യം പറയുന്നുണ്ട്, അഭിപ്രായ വ്യത്യാസമില്ല, ഒരു കാര്യമാണ്. സർവധർമാൻ പരിത്യജ്യ എന്ന് പറയുന്ന ഈ കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസം. അത് കഴിഞ്ഞു വരുന്ന ഭാഗത്തിൽ ആർക്കും വ്യത്യാസമില്ല. എന്താണ് മാമേകം ശരണം വ്രജ? ഈ കാര്യത്തിൽ വ്യത്യാസമില്ല. ഈശ്വരനെ ശരണം പ്രാപിക്കുക, ആ ശരണം പ്രാപിക്കേണ്ട ഏത് രീതിയിലാണ്, അതിലൊക്കെ വ്യത്യാസം വന്നിരിക്കാം. പക്ഷേ ഈശ്വരനെ ശരണം പ്രാപിക്കുക എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പിന്നെ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി, അക്കാര്യത്തിനും അഭിപ്രായ വ്യത്യാസമുണ്ട്. നീ ദുഃഖിക്കരുതെന്ന് പറയുന്നതിനെയും എല്ലാവരും ഒരുപോലെ തന്നെ സ്വീകരിക്കുന്നു, അത് ഭഗവത് ഉപദേശമായി സ്വീകരിക്കുന്നു. നീ ദുഃഖനിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ആധ്യാത്മിക ശാസ്ത്രം, അക്കാര്യത്തിനും ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭാഷ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറഞ്ഞാണ്, അത് വായിച്ച് ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച. ഇദം തേ നാ തപസ്കായ നാ ഭക്തായ കദാചന ന ശുശ്രൂഷവേ വാച്യം ന ച മാം യോഭ്യസൂയതി. ഇവിടെ പറയുന്നത് മുഖ്യമായിട്ട് ഇതിന്റെ ഫലത്തെക്കുറിച്ചാണ്. സർവം ഗീതാശാസ്ത്രാർത്ഥം ഉപസംഹൃത്യ അസ്മിന് അധ്യായേ വിശേഷതശ്ചാന്തേഹ ശാസ്ത്രാർത്ഥദാർഢ്യായ സംക്ഷേപിതഃ ഉപസംഹാരം കൃത്വാ ഇദാനീം ശാസ്ത്രസമ്പ്രദായ വിധിം ആഹ. ഗീതാശാസ്ത്രത്തിന്റെ താല്പര്യം ആണ് അവസാനം പറഞ്ഞു നടത്തിയത്. കർമ്മത്യാഗത്തെക്കുറിച്ചും ഈശ്വര ശരണാഗതിയെക്കുറിച്ചും അങ്ങനെ ദുഃഖ നിവൃത്തിയെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ വിഷയത്തെക്കുറിച്ച് ഇനിയൊന്നും പറയാനില്ല. എന്നാൽ ഇനി അവശേഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായി വരുന്ന എന്താണ്? ശാസ്ത്ര സമ്പ്രദായത്തെക്കുറിച്ച് പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടി, ഇതം ശാസ്ത്രം തേ തവഹിതായ മയാ ഉക്തം, നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാനിത് ഉപദേശിച്ചതാണ്. സംസാര വിച്ഛിത്തയെ, ഈ സംസാര മോചനത്തിന് വേണ്ടി പറഞ്ഞു, അതിന്റെ നാശത്തിന് വേണ്ടി പറഞ്ഞു. ഇത് ആ തപസ്കായ തപോരഹിതായ നവാച്യം, തപസ്സില്ലാത്തവനോടുകൂടി ഇത് പറയണ്ട എന്നാണ്. തപസ്സില്ലാത്തവനോടുകൂടി ഇത് പറയണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞത് ഇതിന്റെ ഫലത്തെ കണ്ടുകൊണ്ട് പറയുകയാണ്. തപസ്സുള്ളവനിൽ മാത്രമേ ഇതിന്റെ പ്രധാനമായ ഫലത്തെ കൊടുക്കത്തുള്ളൂ. തപസ്സുള്ളവനെ ഇത് ഗ്രഹിക്കാൻ പറ്റും. പലതവണ പറഞ്ഞല്ലോ, വിധി ഗുഹ്യതമം ഗുഹ്യാ ഗുഹ്യതരം മയാ എന്നെല്ലാം പറഞ്ഞു. അത് ഇതിന്റെ തത്വം അതിസൂക്ഷ്മമായിരിക്കുന്നതുകൊണ്ടാണ്. അതിസൂക്ഷ്മമായിരിക്കുന്ന ഈ തത്വത്തെ പ്രാകൃത ബുദ്ധിക്ക് ബഹിർബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നത് ആധ്യാത്മികമായ ഭാഷയിൽ പറയുകയാണ്. നമ്മളതിനെ ലൗകിക ബുദ്ധി കൊണ്ട് ഗ്രഹിക്കരുത്. എന്നിട്ട് ഗീതയിൽ സോഷ്യലിസം ഇല്ലെന്നോ സമത്വം ഇല്ലെന്നോ ഒന്നും പറയരുത്. ഇവിടെ അതല്ല ചർച്ച ചെയ്യുന്നു. ആധ്യാത്മിക തലത്തിലാണ് ഈ കാര്യത്തെ കാണേണ്ടതും പറയേണ്ടതും. അവിടെ ഇതിന് അർഹനുണ്ട്, യോഗ്യനുണ്ട്. എന്തായാലും ഇത് ഫലം ചെയ്യണമെങ്കിൽ ഇത് ഗ്രഹിക്കണം. അടുത്തിനി പറയുന്നുണ്ട്, ഇത് പാരായണം ചെയ്യുന്നതിന്റെ പ്രയോജനം പറയുന്നു, ഇത് കേൾക്കുന്നതിന്റെ പ്രയോജനം പറയുന്നുണ്ട്, അതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ മുഖ്യമായ ഫലമെന്ന് പറയുന്നതാണ് സംസാര നിവൃത്തിയാണ്. ആ സംസാര നിവൃത്തി ഉണ്ടാകണമെങ്കിൽ ഒരുവനിത് ഈ ഉപദേശത്തെ ഗ്രഹിക്കണം. ഉപദേശത്തെ ഗ്രഹിക്കണമെങ്കിലോ അതിനുള്ള അർഹത അവന് വേണം, ഗ്രഹിക്കുന്നതിനുള്ള അർഹത വേണം. ഗ്രഹിക്കുന്നതിനുള്ള അർഹത എങ്ങനെ ഉണ്ടാവും? തപസ്സുകൊണ്ടേ ഉണ്ടാവും. അവന്റെ അന്ധക്കരണ ശുദ്ധിയുണ്ട്, അവന്റെ കർമ്മശുദ്ധിയുണ്ട്, എല്ലാം ഉണ്ടാവേണ്ടതാണ്. അതൊന്നും ഇല്ലാത്തവനോട് ഇത് പറഞ്ഞിട്ട് പ്രയോജനമില്ല, അതാ പറയുന്നു. അതാണ് തപോരഹിതായ നവാച്യം. തപസ്സിനെ അഭക്തായ ഗുരു ദേവഭക്തിരഹിതായ, ഇവൻ തപസ്സിയാണെങ്കിലും ശരി, തപസ് ചെയ്യുന്നവനാണ്. തപസ്സും പല താല്പര്യത്തോടുകൂടിയാണ് ചെയ്യുന്നത്. വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം കാമനകളോടുകൂടി ചെയ്ത് ലൗകികമായ ഭൗതികമായ പലതും ആർജിക്കണമെന്ന് വിചാരിക്കുന്നവനോട് ഈ തപസ് അതിനുവേണ്ടിയുള്ള തപസ് ചെയ്യുന്നവനോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവനിത് ശ്രദ്ധിക്കത്തില്ല. അമ്പലത്തിൽ പോവുകയും തൊഴുകയും നമുക്കറിയാം എല്ലാം ചെയ്യുന്നവനോട് ഗീത പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല. അവിടെ ഇരുന്ന് അവൻ ഭഗവാനെ തൊഴും. പക്ഷേ ഗുരുവായൂരപ്പന്റെ മുമ്പിലിരുന്ന് ഗീത വ്യാഖ്യാനിച്ച അത് അവിടെ ചെല്ലുന്നവരത് കേൾക്കാൻ നിൽക്കത്തില്ല. ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് തിരിച്ചു പോരും. കാരണം എന്തുകൊണ്ട്? അവന്റെ താല്പര്യം എന്ന് പറയുന്നത് ആർത്തിയാണ്, ആർത്തനും അർത്ഥാർത്ഥിയാണ്. അപ്പൊ അവൻ ഭഗവാനോട് ആവശ്യപ്പെട്ട ഭഗവാൻ അഭ്യുദയങ്ങളെല്ലാം നൽകും എന്ന് കരുതിയാണ് അവൻ അവിടെ ചെല്ലുന്നത്. ഭഗവാന്റെ ഉപദേശം കേൾക്കാനല്ല, ഭഗവാൻ തന്റെ ആ പ്രതിമാരൂപം വെടിഞ്ഞ് ദേവരൂപത്തിൽ വന്നു എന്ന് ഉപദേശിച്ചാലും ശരി, അവൻ പറയുന്നത് കേൾക്കാനല്ല ഞാൻ വന്നത്, ഞാൻ ചോദിച്ചു തരാമെങ്കിൽ ഇവിടെ നിൽക്കാമെന്ന് പറയും. എന്തുകൊണ്ട്? അവനോട് പറയുന്നത് അതിനുവേണ്ടി എന്ത് കഷ്ടപ്പാട് വേണമെങ്കിലും ചെയ്യും. എത്ര പണം വേണമെങ്കിലും ചിലവാക്കും. ഭഗവാനെ സ്വർണം കൊണ്ട് പൂശു, പക്ഷേ അവനിൽ യഥാർത്ഥമായ ഭക്തിയില്ല. നേരത്തെ പറഞ്ഞല്ലോ ജിജ്ഞാസയില്ല, അവനാണ് യഥാർത്ഥ ഭക്തനെന്ന് പറഞ്ഞു. അർത്ഥവോ ജിജ്ഞാസുര അർത്ഥാർത്ഥി, ജിജ്ഞാസ ഭക്തി അവനില്ല. തപസ്സിയാണെങ്കിലും കാമനകൾക്ക് വേണ്ടി തപസ് ചെയ്യുന്നവനോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അവന് ഉപദേശമല്ല ആവശ്യം, അവന് വേണ്ടത് മറ്റെന്തെങ്കിലുമാണ്. അത് ഭഗവാൻ കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് പറയുന്നു, തപസ്സിനേപ്പ്യ ഭക്തായ ഗുരു ദേവഭക്തിരഹിതായ. ഗുരുവിനും ദേവനിലും യഥാർത്ഥ ഭക്തിയില്ലാത്തത്. ഗുരുവിനും ദേവനുമുള്ള യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് എന്താണ്? സംസാര മോചനത്തിന് വേണ്ടി ഉള്ള ഭക്തി, അതിനുവേണ്ടിയുള്ള ശരണാഗതി, ലൗകിക കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള ശരണാഗതിയാണ്. ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ശരണാഗതി, അതില്ലാത്തവനാണ് ഭക്തിയില്ലാത്തവൻ എന്ന് പറയുന്നത്. മറ്റത് അവന്റെ കാര്യം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള കേവലമായ കാമന മാത്രമാണ്, അത് ഭക്തിയല്ല. അതിന് കാമന എന്നേ പറയാൻ പറ്റും. മറ്റു വിഷയങ്ങളോട് തോന്നുന്ന കാമന അവന് ഭഗവാനോടും തോന്നുന്നു. അതിന് പ്രേരകമായിരിക്കുന്നത് ഭൗതിക കാമമാണ്, അതിന് ഭക്തിയെന്ന് വിളിക്കാൻ ഒക്കത്തില്ല. മനുഷ്യൻ അമ്പലത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് കാണിക്കുന്നുവെന്നും ഭക്തിയല്ല, അത് കാമനയാണ്. ഗുരുഭക്തിയല്ല, ദേവഭക്തിയല്ല, കാരണം അവിടെ ഭൗതികമായ കാമനയാണ് വ്യക്തമായും. അതിനെങ്ങനെ ഭക്തിയെന്ന് പറയാൻ പറ്റും? അതുകൊണ്ട് പറയുന്നു, അങ്ങനെയുള്ള അതിനു വേണ്ടി അവൻ എന്ത് തപസ് ചെയ്താലും ശരി, അവനോട് കഥാചന കസ്യാഞ്ചിത് അപ്യവസ്ഥായ എന്ന വാച്യം, അവനോട് ഇത് പറയേണ്ട കാര്യമുണ്ട്. കാരണം പ്രയോജനമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. പറഞ്ഞാൽ പ്രയോജനം വേണമല്ലോ, അതില്ലാത്തതുകൊണ്ട് അത് പറയണ്ട. ഭക്ത തപസ്യ വിസൻ അശുശ്രൂഷ യോ ഭവതി തസ്മി അഭിനവാച്യം. അവന് ഭഗവാനിൽ ഭക്തിയുണ്ട്, തപസ്സും ചെയ്യുന്നുണ്ട്, പക്ഷേ അവന് ഗീത കേൾക്കുന്നതിനിഷ്ടം. അങ്ങനെ നമ്മൾ കാണാറുണ്ടല്ലോ, അശുശ്രൂഷു കേൾക്കാൻ ഇഷ്ടമില്ല. ഇത് ഭഗവാന്റെ ഉപദേശമാണെന്നറിയാം. ആൾ നല്ലവനാണ്, മോക്ഷം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവന് ഭക്തിയുണ്ട്. തപസ്സെന്ന് പറയുന്നത് അവൻ എന്ത് ത്യാഗവും ചെയ്യും, പക്ഷേ ഭഗവാന്റെ ഉപദേശം കേൾക്കുന്നതിന് അവന് താല്പര്യമില്ല. അവനെ ബലമായി പിടിച്ച് മുമ്പ് കൊണ്ടിരുത്തി ഇത് പറയരുത് എന്നാണ്. കാരണം അവനും ഇത് പ്രയോജനം ചെയ്തില്ല. അവന്റെ ഭക്തിക്കും അവന്റെ തപസ്സിനുമൊക്കെ അതാത് പ്രയോജനം ഉണ്ടാവും. ഇതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് എന്താണ്? സംസാര നിവൃത്തി. അവന് സംസാര നിവൃത്തിക്കുള്ള സമയമായിട്ടില്ല. അത് ഭഗവത് ഉപദേശത്തിലൂടെ സാധ്യമാകും. അപ്പൊ അതിനുള്ള സമയമായിട്ടില്ല. അവനോടും തൽക്കാലം പറഞ്ഞ് സമയം കളയണ്ട എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് ബലം പ്രയോഗിച്ച് കേൾപ്പിക്കേണ്ട കാര്യമില്ല, ഒന്നും പ്രയോജനമില്ല. അവൻ ആ സമയം കൂടി ഇരുന്ന് തപസ് ചെയ്യട്ടെ. അതും എല്ലാം അറിഞ്ഞുകൊണ്ട് ഭഗവാൻ പറയുകയാണ്. ഇത് ചിലവില്ലാത്തിടത്ത് വിൽക്കാൻ പോകരുതെന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. ആദ്യം മാർക്കറ്റ് നോക്കണം, എന്നിട്ട് വേണം നമ്മുടെ പ്രൊഡക്റ്റ് ഇറക്കാൻ. അത് പറയുന്നു. പിന്നെ അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുക, അവർക്ക് എന്താണോ ആവശ്യം അത് കൊടുക്കുക. അല്ല, ഗീത കൊടുക്കരുതെന്നാണ്. യോ മാം വാസുദേവം പ്രാകൃതം മനുഷ്യം മത്വ അഭ്യസ്യതി ആത്മപ്രശംസാദി ദോഷാധ്യാരോപണേന മമ ഈശ്വരത്വം അജാനൻ ന സഹദേ അസോ അപി അയോഗ്യ തസ്മി അഭിന മന്ത്രം. ഭഗവാൻ ഉപദേശിച്ചവൻ അംഗീകരിക്കാത്തവൻ, ഉപദേശിക്കുന്നവനിൽ ദോഷങ്ങൾ കാണുന്നവനോട് ഇത് പറയുക, പറഞ്ഞിട്ടും പറയുന്നു ഭഗവാനിലെന്ത് ദോഷമാണ് കാണുന്നത്? ആത്മപ്രശംസാദി ദോഷങ്ങൾ ആരംഭിക്കും. അതിനാണ് ഇവിടെ അഭ്യസൂയ എന്ന് പറയുന്നത്. ഇവിടെ ഭഗവാൻ പറയുന്നുണ്ടല്ലോ, ഞാനാണ് സൂര്യനായത്, ഞാനാണ് ചന്ദ്രനായത്, സ്വന്തം വിഭൂതികളെ കുറിച്ച് പറയുന്നു. ഇതെല്ലാം കേട്ടുകഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരുത്തൻ പറയാം, ഇതൊക്കെ തന്നെ പ്രശംസിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അങ്ങനെയൊന്നും ഒരാൾക്കാകാനൊന്നും നോക്കത്തില്ല. ഒരാൾക്ക് അങ്ങനെ ഇന്ദ്രനും ചന്ദ്രനും ഇല്ലാകാൻ പറ്റും? സാധാരണ മനുഷ്യന് ആത്മപ്രശംസയെന്ന് തോന്നാവുന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഗീതയിൽ ആത്മനിഷ്ഠമായി പറയുമ്പോൾ, സർവാത്മഭാവത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ വളരെ വളരെ കാര്യങ്ങൾ. അതാണ് നമ്മൾ വിഭൂതി വിസ്തരത്തിലും വിശ്വരൂപ ദർശനത്തിനും എല്ലാം മനസ്സിലാക്കിയതാണ്. ഇത്തരം കാര്യങ്ങളെ അതേപടി അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള ബുദ്ധിമാന്മാരും യുക്തിചിന്തകരും എല്ലാം ഉണ്ട്. അവർ പറയും എന്താണോ, ആ ഗീതയിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം, ചില തത്വങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അംഗീകരിക്കാം, പക്ഷേ മറ്റു കാര്യങ്ങളൊന്നും വിശ്വരൂപ ദർശനം പോലെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. അതെല്ലാം മറ്റെന്തോ കാര്യങ്ങൾ പറഞ്ഞാണ് ഭഗവാൻ അങ്ങനെ വിശ്വരൂപത്തെ കാണിക്കാനൊക്കത്തില്ല, ഭഗവാൻ അങ്ങനെ വിഭൂതികളൊന്നും സാധ്യമല്ല, അതിൻ്റെയൊക്കെ അർത്ഥം വേറെയാണെന്ന് പറഞ്ഞ് പിന്നെ മറ്റു തരത്തിൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന യുക്തി ചിന്തകരൊക്കെയുണ്ട്. അവർക്കും ഇത് പ്രയോജനം ചെയ്യത്തില്ല. ഭഗവാനെ ഭഗവാൻ എങ്ങനെ വെളിപ്പെടുത്തിയോ അതുപോലെ മനസ്സിലാക്കാതെ ഭഗവാന്റെ ഉപദേശങ്ങൾ പ്രയോജനം ചെയ്യത്തില്ല. അതാണ് യോ അഭ്യസൂയതി, എന്നിൽ തന്നെ അസൂയയോടുകൂടി കാണുന്നവർ. അതുകൊണ്ട് ഗുരുക്കന്മാരുടെ വിഭൂതികൾ കാണുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയുണ്ടാവും. അല്പനായ അജ്ഞനായ മനുഷ്യൻ എന്താണ്, തനിക്കിതൊന്നും സാധ്യമാകുന്നില്ലല്ലോ എന്ന് തോന്നും. ശിഷ്യന്മാർക്കും തോന്നുന്നു അസൂയ, തനിക്കും ഒരു ഗുരുവാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് തോന്നുന്നു. അതിനാണ് അഭ്യസൂയ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരുടെ അടുത്ത് ഉപദേശം കൊണ്ട് കാര്യമൊന്നുമില്ല, തല്ലിയാൽ ചിലപ്പം നന്നായെന്നിരിക്കും, ഉപദേശം കൊണ്ട് പ്രയോജനമില്ല. അതാണ് ഇവിടെ പറയുന്നത് അഭ്യസൂയതി. അതല്ലേ ഭഗവാൻ പലരെയും കൊന്നിട്ട് നന്നാക്കുന്നു. അങ്ങനെ നന്നാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇത്രയും ക്രൂരനാണോ ഭഗവാൻ, അതും കാരുണ്യം കൊണ്ട് ചെയ്യുന്നതാണ്, പക്ഷെ കൊല്ലാതെ നിവർത്തിയില്ല. അതുകൊണ്ട് പറയുന്നു, അത് ഇവിടെ പ്രത്യേകിച്ചും നിർദ്ദേശിക്കുന്നത് യുക്തിയും ബുദ്ധിയും എല്ലാം കൂടുതലുള്ളവരെ കുറിച്ച് പറയുന്നു. അവരെല്ലാം അതിലൂടെ കാണും. അതുകൊണ്ട് പറയുന്നു, മാം വാസുദേവം പ്രാകൃതം മനുഷ്യൻ. വാസുദേവനെ വെറും പ്രാകൃതനായ മനുഷ്യനായി തന്നെ കാണും, മറ്റു മനുഷ്യരെ പോലെ പ്രകൃതി സംഭവന്മാരായ മനുഷ്യൻ, ഈ പ്രകൃതിയിൽ നിന്നുണ്ടായ ജനിച്ചുപോയ പിറന്നുപോയ മനുഷ്യൻ, അതാണ് പ്രാകൃത മനുഷ്യൻ എന്ന് പറയുന്നത്. ഭഗവാന്റെ അവതാരം അങ്ങനെയല്ല, പിറന്നുപോയതല്ല, സ്വയം ജനിച്ചതാണ്. താൻ അജനായിരുന്നിട്ടും ജനിച്ചു എന്ന് പറയുന്നുണ്ട്. തന്റെ വൈഷ്ണവിയായ മായാശക്തിയെ സ്വീകരിച്ചുകൊണ്ട് മനുഷ്യരൂപത്തെ സ്വീകരിച്ചുവെന്ന് തുടക്കത്തിൽ ഭാഷ്യകാരനും പറയുന്നുണ്ട്. ആ ഒരു പരമാർത്ഥത്തെ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അവതാര മഹത്വത്തെ മനസ്സിലാക്കാതെ, ഞാൻ ഒരു മനുഷ്യനാണ്, ഇതൊരു മനുഷ്യനാണെന്ന് കരുതുക. എന്തുകൊണ്ട്? മനുഷ്യന്റെ രൂപഭാവങ്ങൾ, മനുഷ്യന്റെ ശരീരം, മനുഷ്യന്റെ വാക്ക്, മനുഷ്യന്റെ ചിന്തകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യനാണെന്ന് ധരിക്കുക. അതാണ് പ്രാകൃതം മനുഷ്യൻ എന്ന് കരുതിയിട്ട് ദോഷങ്ങളെല്ലാം, നമ്മിലുള്ള ദോഷങ്ങളെല്ലാം അവിടെ ആരോപിക്കുന്നു. നമ്മളിരിക്കുന്ന രാഗദ്വേഷാദികളെല്ലാം എന്നിലുണ്ടെങ്കിൽ അത് അവിടെയും കാണും. എന്നിങ്ങനെ ആകുന്നു. മമ ഈശ്വരത്വം അജാനൻ, ഈശ്വരഭാവത്തെ മനസ്സിലാക്കുന്നു. അത് മാനുഷഭാവമല്ല, മനുഷ്യഭാവമല്ല, ഈശ്വരഭാവമാണെന്ന് തിരിച്ചറിയുന്നത്. അതും പുണ്യമുള്ളവനെ തിരിച്ചറിയാൻ പറ്റും. നസഹദേ, ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഭഗവാന്റെ ഈശ്വരീയതയെ സഹിക്കാൻ പറ്റുന്നില്ല. അതിലവൻ അസഹിഷ്ണുവാണ്. ഇങ്ങനെയൊക്കെ ആകാമോ എന്നാണ്. ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുമോ? ഒരു മനുഷ്യ ശരീരത്തിലിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഈശ്വരനാകാൻ പറ്റും? മനുഷ്യ ശരീരത്തിന്റെ പരിമിതികളെല്ലാം ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നു, വിപരീതമായി ചിന്തിക്കുന്നു. അവിടെ ശ്രദ്ധ കുറയും. ശ്രദ്ധ കുറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശത്തിൽ ചെവിക്കൊള്ളത്തില്ല. നേരത്തെ പറഞ്ഞുള്ള പല കൂട്ടരും, മഹാത്മാക്കളെ അടുത്തുകൂടി സേവ ചെയ്യുന്നവരിൽ പലരും അവരുടെ ഉപദേശം ശ്രദ്ധിക്കത്തില്ല. നമുക്കറിയാം, അവരെ മണിയടിച്ച് പൂജിക്കും, പക്ഷെ ഉപദേശം ശ്രദ്ധിക്കത്തില്ല. അവരോട് പറഞ്ഞിട്ടും കഥയില്ലെന്നാണ് ഭഗവാൻ പറയുന്നു. അവന് ഇന്ന വാക്യം പറയണ്ട, പ്രയോജനം ചെയ്യത്തില്ല. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം? ആരോട് പറയണമെന്നാണ് പറയുന്നത്? ഭഗവതി ഭക്തായ തപസ്സിനെ ശുശ്രൂഷവേ അനസൂയവേ വാച്യം ശാസ്ത്രം ഇത് സാമർഥ്യാദ്യം ഇതേ. ഇവിടെ ഈ ഭഗവാൻ ഇത്രയും ഇന്നാരോടൊന്നും പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആരോട് പറയാമെന്ന് കിട്ടി? ഭഗവാനിൽ ഭക്തി വേണം. അത് മാത്രം പോരാ, ചെല്ലു പറയും എനിക്ക് ഭക്തിയുണ്ട്, ഇനി മറ്റൊന്നും ആവശ്യമില്ല എന്ന് പറയും. നമ്മുടെ സ്വന്തം അഭിപ്രായമാണ്, അജ്ഞനായ മനുഷ്യന്റെ അഭിപ്രായമാണ്. ഭക്തി മതി, വേറൊന്നും വേണ്ട. ഭഗവാൻ പറയുന്ന എന്താണ്? ഭക്തി പോരാ, തപസ് വേണം. തപസ്സിനെ അതും വേണം. ഈ ഭക്തിയുള്ളവർക്കെല്ലാം തപസ്സും കാണത്തില്ലേ? അങ്ങനെ കാണണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഭക്തി ഉണ്ടായിട്ടും ഇത്രയും കാലമായി നന്നാവാത്തത്. ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെയല്ല. അപ്പൊ തപസ്സും വേണം. ഭക്തി കൊണ്ട് മാത്രം ഒരുത്തും നന്നാവത്തില്ല. അത് മതിയെന്ന് അവകാശവാദം ഉന്നയിക്കുന്നവരുണ്ട്, പക്ഷേ ഭഗവാൻ അതിനോട് യോജിക്കുന്നില്ല. ഞാൻ പറയുന്നതല്ല, എനിക്ക് ഭക്തന്മാരോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. ഭഗവാൻ പറയുന്നത് അത് പോരാ, തപസ്സും വേണം. ഭക്തിയും തപസ്സും ഉണ്ടായ മതിയോ പോരാ എന്ന് പറയുന്നത് ശുശ്രൂഷവേ, ശുശ്രൂഷ വേണം. ഭഗവാന്റെ ഉപദേശത്തെ ചെവിക്കൊള്ളാനുള്ള ആ സന്നദ്ധത കൂടി വേണം, ശ്രദ്ധയോടുകൂടി അത് കേൾക്കണം. അത്രയും കൊണ്ടും പൂർത്തിയാകുന്നില്ല. അനസൂയവേ, ഐശ്വര്യതയിൽ യാതൊരു കളങ്കത്തെയും ആരോപിക്കാത്തവനായിരിക്കും. അതുകൂടെ വേണം. അറിയാതെങ്കിലും ചിലപ്പോൾ അതിൽ കളങ്കങ്ങൾ കണ്ടുപോകും. അതെല്ലാം അലൗകികമാണ്, ദിവ്യമാണ്, ഈശ്വരീയമാണ്. കളങ്കമെല്ലാം തന്റെ മനസ്സിലാണ്. അങ്ങനെ മനസ്സിലാക്കാൻ കഴിവുള്ളവനായിരിക്കും. ഗുരുവിനെ കുറിച്ച് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുമല്ലോ, എന്നോട് ഇങ്ങനെ കാണിച്ചു, മറ്റവനോട് അങ്ങനെ കാണിച്ചു, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. ഒരു നിമിഷ നേരത്തേക്കെങ്കിലും ചിന്തിക്കും, പിന്നീട് തിരുത്തിയാൽ. അതാണ് അസൂയ എന്ന് പറയുന്നത്. അതും പാടില്ല. അവനോട് ഉപദേശം കൊണ്ട് പ്രയോജനമില്ല. വാച്യം ശാസ്ത്രം, ഉപദേശം. ശാസ്ത്രം എന്ന് വെച്ചാൽ ഉപദേശം എന്നാണ് അർത്ഥം. നമ്മൾ മുമ്പ് അതിലാണ് തുടങ്ങിയത്. ഇത് സാമർഥ്യം ഗമ്യത ഭഗവാന്റെ ഈ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കും. അല്ലെങ്കിൽ ഇത് പ്രയോജനം ചെയ്യത്തില്ല. ഉപദേശിക്കുന്നവന്റെ വിലയേറിയ സമയത്തെ പാഴാക്കണ്ട എന്നാണ്. തത്ര മേധാവിനെ തപസ്സിനെ വാ ഇത്യനയോർ വികൽപദർശനാ ശുശ്രൂഷ ഭക്തി യുക്തായ തപസ്സിനെ തദ്യുക്തായ മേധാവിനെ വാച്യം. ഭാഷ്യകാരൻ ഒന്നുകൂടെ അതിനെ പരിഷ്കരിക്കുകയാണ്. മേധാവിനെ തപസ്സിനെ വാ എന്നെല്ലാം പറയുന്നുണ്ട്. രണ്ടു കൂട്ടരെ പറയുന്നു. ആ രീതിയിൽ ഇത് വ്യാഖ്യാനിക്കാമെന്ന്. മേധാവിയായിട്ടുള്ളവൻ, മേധാവി പുരുഷോ വിദ്വാൻ എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. മേധാവി എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ശാസ്ത്ര പാണ്ഡിത്യവും മറ്റുമുള്ളവൻ, അല്ലെങ്കിൽ അതെല്ലാം ഗ്രഹിക്കാൻ ശേഷിയുള്ളവൻ, അവന് മറ്റു ഗുണങ്ങളെല്ലാം വേണം. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. വേറെ കൂട്ടർക്ക് പാണ്ഡിത്യമൊന്നുമില്ല, തപസ്സയോ പാണ്ഡിത്യമൊന്നും ആർജിച്ചിട്ടില്ല, ബുദ്ധി വൈഭവം ഒന്നുമില്ല, ബുദ്ധി തീക്ഷ്ണത അതൊന്നുമില്ല, എന്നാൽ അവന് തപസ്സുണ്ട്. അപ്പോൾ അവിടെ പറയുന്നു അത് രണ്ടുമാകാം. എന്താണ് ശുശ്രൂഷാ ഭക്തി എല്ലാം ഉള്ള തപസ്സിയോടും അത് പറയാം. അവൻ ബുദ്ധിമാനായിക്കൊള്ളണമെന്നില്ല, അവൻ ശാസ്ത്ര പാണ്ഡിത്യം ഉള്ളവനായിക്കൊള്ളണമെന്നില്ല, അതൊന്നും വേണമെന്നില്ല, അവനും ഇത് ഫലം ചെയ്യും എന്നാണ്. എന്നുവെച്ചാൽ പാണ്ഡിത്യമുള്ളവനവിടെ പറയാവൂ എന്നില്ല എന്നാണ്. തപസ് മതി, അല്ലെങ്കിലോ ശുശ്രൂഷാ ഭക്തികളെല്ലാം ഉള്ള മേധാവി ബുദ്ധിയുള്ളവൻ പണ്ഡിതൻ അവനോടും പറയാം. രണ്ടു തരത്തിലും ആകാം. പക്ഷെ എന്തായാലും ശരി, അവന് പാണ്ഡിത്യമുണ്ടോ ബുദ്ധിയുണ്ടോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. അവനിൽ ശുശ്രൂഷയും ഭക്തിയും ഉണ്ടോ എന്നുള്ളതാണ്, അതാണ് മുഖ്യമായിരിക്കുന്നത്. ശുശ്രൂഷയും ഭക്തിയും ഉണ്ടെങ്കിൽ അവനിൽ ബുദ്ധി ഉണ്ടാകാം, ബുദ്ധി ഉണ്ടാകാതിരിക്കാം, തപസ്സുണ്ടാകാം, തപസ്സുണ്ടാകാതിരിക്കാം, അവിടെയെല്ലാം ഇത് ഫലം ചെയ്യും എന്നാണ് പറയുന്നത്. ശുശ്രൂഷാഭക്തി വിയുക്തായ ന തപസ്സിനെ നാഭി മേധാവിനെ വാച്യം പറയുന്നതിന്റെ താല്പര്യം ഭാഷ്യകാരൻ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. നിങ്ങൾക്ക് പാണ്ഡിത്യമുണ്ടോ അല്ലെങ്കിൽ തപസ്സുണ്ടോ അതിവിടെ മുഖ്യമല്ല, അത് ഫലം ചെയ്യുന്നതല്ല. രണ്ടും അവിടെ ശുശ്രൂഷാഭക്തിയുണ്ടോ, ശുശ്രൂഷയും ഭക്തിയുണ്ടോ. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ സേവിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, കേൾക്കുന്നതിനുള്ള താല്പര്യം അതാണ് ശ്രദ്ധ. അവന് ശ്രദ്ധയും ഭക്തിയും ഉണ്ടോ, ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രയോജനം ചെയ്യത്തുള്ളൂ. അവന്റെ പാണ്ഡിത്യമോ അവന്റെ തപസ്സോ അല്ല എന്നത്, അതിനുള്ള പ്രാധാന്യം എന്നർത്ഥം. ഭഗവതി അസൂയായുക്തായ സമസ്ത ഗുണവദേവിന വാച്യം ഇനി പറയുന്നു. ഭഗവാനിൽ ദോഷം കാണുന്നവൻ, ഭഗവാന്റെ ഈശ്വരീയതയിലും കുറ്റങ്ങൾ ആരോപിക്കുന്നവൻ, നിന്ദിക്കുന്നവൻ, അവനെ നീലി പറഞ്ഞ് എന്തെല്ലാം ഉണ്ടായാലും ശരി, അവനോടിത് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് മേധ, തപസ്, ഭക്തി, ശുശ്രൂഷ ഇതെല്ലാം ഉണ്ടായാലും ശരി, അവൻ ഈശ്വരനിൽ എന്തെങ്കിലും ഒരു ദോഷം, ഈശ്വരീയതയിൽ എന്തെങ്കിലും ഒരു പോരായ്മ അവൻ കാണുന്നുണ്ടെങ്കിൽ പിന്നെ അവനോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ഫലം ചെയ്യത്തില്ല എന്നർത്ഥം. ഗുരു ശുശ്രൂഷ ഭക്തിമതേത വാച്യം ഈ ദേശ ശാസ്ത്ര സമ്പ്രദായ വിധി, ഇതാണ് ശാസ്ത്ര സമ്പ്രദായ വിധി. ഗുരു ശുശ്രൂഷ ഭക്തി, ഇവിടെ ശുശ്രൂഷയ്ക്ക് സേവ എന്നുള്ള അർത്ഥം എടുക്കാം, ശ്രവണ ഇച്ഛ എന്നുള്ള അർത്ഥം എടുക്കാം, അതും ഭക്തിയുള്ളവന്, അതാണ് മുഖ്യമായി പറയുന്നത്. അതുള്ളവനോട് ഇത് പറയണം എന്നാണ് വിദ്യേഷ ശാസ്ത്ര സമ്പ്രദായ വിധി. എന്നാൽ ഈ ശാസ്ത്ര സമ്പ്രദായം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാൻ ഉപദേശിച്ചു, അർജുനൻ കേട്ടു, അതോട് ഇത് അവസാനിക്കുന്നു. ഇതിങ്ങനെ തലമുറകളിലൂടെ പരമ്പരയായി പകർന്നുകൊണ്ടേയിരിക്കുന്നു. അത് ഏതറ്റം വരെ പോയാലും ശരി, അവിടെയെല്ലാം ആ ഭഗവത് ഭക്തിയും ഗുരു ശുശ്രൂഷയും തുടർന്ന് തന്നെ പോകണം. ഇതാണ് സമ്പ്രദായം എന്ന് പറയുന്നത്. ഇതില്ലാതെ ഒരിടത്തും ഇത് ഉപദേശിക്കാൻ പാടില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നിത് മുഖത്തോടും മുഖത്ത് നിന്ന് പറഞ്ഞ് ചെവിയിൽ കേട്ട്, ഇന്നിപ്പോ അങ്ങനെയല്ല, പുസ്തകമായി, പിന്നെ കാസറ്റായി, സിഡിയായി, ഇതിലൂടെയൊക്കെ ആത്മജ്ഞാനം ഉണ്ടാകും. ഇതൊന്നും കൂടാതെ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ലെന്നാണ് പറയുന്നത്. സിഡി ജ്ഞാനം ഉണ്ടാകും, പക്ഷെ ആത്മജ്ഞാനം ഉണ്ടാകത്തില്ല. അതാണ് ഭഗവാൻ പറയുന്നതിന്റെ താല്പര്യം. എന്തുവേണം അവിടെ? ഭഗവാനുള്ള ഭക്തിയും ഗുരുശുശ്രൂഷയും ഉണ്ടെങ്കിൽ, ഇതാണ് ശാസ്ത്ര സമ്പ്രദായ വിധി എന്ന് ഭാഷ്യകാരൻ പറയുന്നു. എല്ലാ ആചാര്യന്മാരും ഈ കാര്യത്തിൽ യോജിക്കുന്നവരാണ്, ഇതുണ്ടായിരിക്കണം എന്നാണ്. അതാ ഗുരു പരമ്പരയെ സ്മരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഭഗവത് തത്വത്തെ ഒരാൾക്ക് ഗ്രഹിക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. ഇതം തേന തപസ്കായ നാ ഭക്തായ കദാചന ന ച ശുശ്രൂഷവേ വാച്യം ന ച മാം യോഭ്യസൂയതി യൈമം പരമം ഗുഹ്യം മദ്ഭക്തേഷു വിധാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മഹമേവേഷിത്യ സംശയ ന ച തസ്മാദ് മനുഷ്യേഷു കശ്ചിദ് മേ പ്രിയകൃത്തമാ ഭവിതാ ന ച മേ തസ്മാദ് അന്യപ്രിയതരോ ഭുവി അധ്യേഷ്യതേ ച ഇമം ധർമ്മ്യം സംവാദമാവയോഃ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതി ശ്രദ്ധാവാലന സൂയശ്ച ശ്രുയാദപി യോ നര സോപി മുക്തശുഭാൻ ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം കച്ചിദേതശ്രുതം പാർത്ഥ ത്വയേകാഗ്രേണ ചേതസ കച്ചിദജ്ഞാനസമ്മോഹ പ്രനഷ്ടസ്തേ ധനഞ്ജയ അർജുന ഉവാച നഷ്ടോ മോഹസ്മൃതിർ ലബ്ധ തത്പ്രസാദാത്മയച്യുത സ്ഥിതോസ്മി ഗത സന്ദേഹ അജിഷ്യേ വചനം തവ സഞ്ചയ ഉവാച ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മന സംവാദം ഇമം അശ്രൗഷം അദ്ഭുതം രോമഹർഷണം വ്യാസപ്രസാദാത് ശ്രുതവാൻ ഏതദ്ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം രാജൻ സംസ്മൃത്യ സംസ്മൃത്യ സംവാദമിമദ്ഭുതം കേശവാർജുനയോ പുണ്യം പശ്യാമി ച മുഹുർമുഹു തച്ച സംസ്മൃത്യ സംസ്മൃത്യ രൂപമത്യദ്ഭുതം ഹരേ വിസ്മയോ മേ മഹാൻ രാജൻ പശ്യാമി ച പുനഃ പുനഃ യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീവിജയോ ഭൂതര ഭവാനീ ധർമ്മ ധർമ്മ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.